ശ്രീമുഖിസ്മിതശ്രീമുഖിസന്നേശ്വരി ചക്രാണപ്രച്ഛയോവാചാക്ഷാദപരോക്ഷാദ്രഹ്മാർവാന്തര തം മേ വേജക്ഷീതി ഏഷത ആത്മസർവാന്തര കഥമോ യാജ്ഞവൽക്യ സർവാന്തരോ യപ്രാണേന പ്രാണിതി സത്തേ ആത്മസർവാന്തരോ യോ അപാനേന അപാനിതി സത്തേ ആത്മസർവാന്തരോ യോ വ്യാനേന വ്യാനിതി സത്തേ ആത്മസർവാന്തരോ യ ഉദാനേന ഉദാനിതി സത്ത ആത്മാസർവാന്തര യശത ആത്മാസർവാന്തര യേ ശബ്ദാഭ്യം പ്രസിദ്ധാത്മാ ബ്രഹ്മേതി തമാത്മാനമേ മഹം വ്യാജക്ഷ്യേതി വിസ്പഷ്ടം ശൃംഗേ ഗ്രഹീത്വാ യഥാ ഗാം ദർശയതി തഥാ അചക്ഷ സ്വയമിത്യേവം കഥയസ്വ ഇത്യർത്ഥഃ. ഇവിടെ ഉഷസ്ഥൻ ചോദിക്കുന്നത് ഈ ആത്മാവിനെ, ആത്മാവ് എന്താണെന്ന് താൻ സ്വയം തന്നെ പറയുന്നുണ്ട്. സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മയ ആത്മാ സർവാന്തര എന്ന് പറഞ്ഞിട്ട് ഈ ആത്മാവിനെ വിസ്പഷ്ടം കഥയ, വളരെ സ്പഷ്ടമായി അതിന് ബോധിപ്പിക്കണം. അതിന് ഒരു ഉദാഹരണം പറയുന്നു, ശൃംഗേ ഗൃഹീത്വ യഥാ ഗാം ദർശയി. ഭാഷകാരൻ പറയണം, പശുവിന് ഒരാൾക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ പശുവിൻ്റെ കൊമ്പിൽ പിടിച്ചിട്ട് ഇതാണ് പശു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രത്യക്ഷമായി കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു സംശയത്തിനോട് വരാത്ത രീതിയിൽ പശുവിൻ്റെ കൊമ്പിൽ പിടിച്ചിട്ടിങ്ങനെ കാണിച്ചു കൊടുത്ത സ്പഷ്ടമല്ലേ? അതാണ് ശൃംഗേ ഗ്രഹീത്വ യഥാ ഗാം ദർശയതി, കൊമ്പിൽ പിടിച്ചിട്ട് എങ്ങനെയാണോ പശുവിനെ കാണിച്ചു കൊടുക്കുന്നത് തഥ അചക്ഷ സ്വയമിത്യേവം, ഇതാണ് സാധനം എന്ന് അതുപോലെ എനിക്ക് വ്യക്തമായി പറഞ്ഞു തരണം. ഏവം കഥയസ്വ എന്ന ഏവമുക്ത പ്രത്യഹ്യ ഏവമുക്ത, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യജ്ഞമുക്യൻ പ്രത്യഹ മറുപടി പറയുന്നു, ഏഷത്തേവ ആത്മാ സർവാന്തര സർവസ്യഭ്യന്തര സർവവിശേഷണോപലക്ഷണാർത്ഥം സർവാന്തരഗ്രഹണം യത് സാക്ഷാത് അവിഹിതം അപരോക്ഷം അതഗുണം ബ്രഹ്മ ബൃഹത്തമം ആത്മാ സർവസ്യ അഭ്യന്തര ഏതൈഹി ഗുണൈഹി സമസ്തീരുക്ത ഏഷ കോസു തവാത്മാ. അതുവരെ അതിന് യാജ്ഞവൽക്കൻ പറയുന്ന മറുപടി എന്താണ്? തേ ആത്മാ സർവാന്തര എന്നാണ്. അതാണ് ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഏഷ തേ തവാത്മാ, നിന്റെ ആത്മാ എന്ന് വെച്ചാൽ നിന്റെ സ്വരൂപം. അപ്പൊ നിന്റെ സ്വരൂപം എന്ന് പറയുന്ന എന്തോന്നു അവിടെ താനായി ധരിച്ചിരിക്കുന്ന ഈ സംഘാതത്തെയാണ് ഇതിവിടെ വ്യാഖ്യാനത്തിൽ പറയും. ഒന്ന് സ്ഥൂലമായിരിക്കുന്ന ഈ ശരീര സംഘാതം, പിന്നെ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന സൂക്ഷ്മമായിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ, മനസ്സ്, പ്രാണൻ എല്ലാം കൂടി ചേർന്ന ലിംഗസംഘാതം അല്ലെങ്കിൽ സൂക്ഷ്മ സംഘാതം, ഇതിനെല്ലാം സ്വരൂപമായിരിക്കുന്നത് ആത്മാ എന്ന് വെച്ചാൽ സ്വരൂപം, നിന്റെ സ്വരൂപമായിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ നിന്റെ സ്വരൂപം എന്ന് പറഞ്ഞത്. ഇതിന് വ്യാഖ്യാനങ്ങളിൽ അതിൻ്റെ സാക്ഷി എന്നും പറയും. രണ്ട് ശബ്ദങ്ങളാണ്, ഒന്ന് സാക്ഷി, മറ്റൊന്ന് സ്വരൂപം അല്ലെങ്കിൽ സ്വഭാവം എന്ന് പറയും. ഭാഷകാരൻ സാക്ഷി എന്നുള്ള വാക്കല്ല ഉപയോഗിക്കുന്നത്. സാക്ഷി എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ധാരണ വരും. സാക്ഷി എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നൊക്കെ വേറിട്ട ഒന്നു എന്നുള്ളൊരു ധാരണ മനസ്സിൽ വരും. അതിൻ്റെ സ്വരൂപം, അതിൻ്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ ഇതെല്ലാം ആയിരിക്കുന്ന ഒന്ന് എന്നുള്ളൊരു അർത്ഥം വരും. അപ്പോൾ ആ അർത്ഥമാണ് ഭാഷ്യകാരെ സ്വീകരിച്ചിരിക്കുന്നത്. സാക്ഷി എന്നുള്ള സാധാരണ പറഞ്ഞു വരുന്നതാണ് സാക്ഷി. അങ്ങനെ പറയുന്നതിന് തെറ്റില്ല, പക്ഷെ സാക്ഷി എന്ന് പറയുമ്പോൾ അങ്ങനെ വരുന്നവർ എല്ലാത്തിൽ നിന്നും വേറിട്ടിരുന്ന് എല്ലാത്തിനെയും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ കാണുന്ന അഗ്നി, അതിൻ്റെ സ്വരൂപമാണ് പ്രകാശം എന്ന് പറയുന്നതും അഗ്നിയുടെ സാക്ഷിയാണ് പ്രകാശം എന്ന് പറയുന്നതിന് ഒരു വ്യത്യാസമുണ്ട്. അഗ്നിയുടെ സ്വരൂപം പ്രകാശം എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് അതിനെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കാൻ കഴിയില്ല. പ്രകാശം തന്നെയാണ് അഗ്നിയായിരിക്കുന്നത്. അവിടെ ഒരു ഭേദമില്ല, അഭേദമാണ്. അഗ്നി പറയുന്നു അഗ്നിയുടെ സ്വഭാവം തന്നെയാണ് പ്രകാശം. ഒരു തരത്തിലൂടെ അഗ്നി ഇന്നതാണ്, പ്രകാശം ഇന്നതാണെന്ന് വേർതിരിക്കാൻ മതി. അസിം അവിടെ സാക്ഷി എന്നുള്ള വാക്ക് ഉപയോഗിച്ചാലോ ആശയം അത്രയും വ്യക്തമാകത്തില്ല. സാക്ഷി വരുമ്പോൾ അവിടെ സാക്ഷ്യമായ ഒന്ന് വരും. സാക്ഷിക്ക് വിഷയമായിരിക്കുന്ന സാക്ഷ്യം, സാക്ഷി, അവിടെ ഒരു ഭേദം വരും, ഭേദജ്ഞാനം വരും. അതും അദ്വൈതത്തിലൊരു പ്രക്രിയ തന്നെയാണ് അങ്ങനെ ബോധിപ്പിക്കുന്നത്. ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ഇതിൽ നിന്നെല്ലാം വിലക്ഷണമായിരിക്കുന്ന ചൈതന്യമാണ് ആത്മതത്വം എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പ്രക്രിയ പറയാറുണ്ട്. പക്ഷെ ഭാഷ്യകാരൻ അവിടെ സ്വരൂപം എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ അതിനെ വിശദീകരിക്കുന്നത്. സ്വരൂപം എന്ന് പറയുമ്പോൾ സർവസ്വരൂപമായിരിക്കുന്നത്. ഒരു വസ്തുവിൽ നിന്ന് അതിൻ്റെ സ്വരൂപത്തെ മാറ്റാൻ കഴിയില്ല. ഒരു വസ്തുവിൽ നിന്ന് ഏത് വസ്തുവായാലും ശരി, സർവവസ്തുവിൻ്റെയും സ്വരൂപമായിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു തവാത്മാ, നിന്റെ സ്വരൂപമായിരിക്കുന്നത്. തിരിച്ച് ഏതൊരു സ്വരൂപമാണോ നീ ആയിരിക്കുന്നത്. ആത്മാവിൽ നിന്ന് അന്യമായി ഒന്നിനെ അവിടെ എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തവാത്മാ, തവ നിന്റെ സ്വരൂപമായിരിക്കുന്നത്. സർവാന്തര, അത് സർവാന്തരമായിരിക്കുന്നു. സർവസ്യ അഭ്യന്തര, സർവത്തിനും ആഭ്യന്തരമായിരിക്കുന്നു. കാരണം സ്വരൂപം എന്ന് പറയുമ്പോൾ അത് പ്രത്യക്ഷമാകുന്നത്, അനുഭവമാകുന്നത് നാനാരൂപത്തിലായിരിക്കും. നാമരൂപങ്ങളായിട്ടായിരിക്കും അത് പ്രകടമാകും. പക്ഷെ അതിനൊരു വാസ്തവസ്ഥിതിയുണ്ട്, അതിൻ്റെ ഒരു പരമാർത്ഥസ്ഥിതിയുണ്ട്. ആ പരമാർത്ഥസ്ഥിതിയിൽ നിന്നാണ് ഇവിടെ നാനാരൂപത്തിൽ പ്രകടമാകുന്നത്. ഇവിടെ എന്താണ് പരമാർത്ഥസ്ഥിതി എന്ന് പറയുന്ന അപരോക്ഷത, അത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. ആ അപരോക്ഷ സ്വരൂപത്തിൽ നിന്നാണ് ഈ പ്രകടമായ ഭാവങ്ങളെല്ലാം. അപ്പോൾ അപരോക്ഷ സ്വരൂപമായിരിക്കുന്ന എന്താണോ താൻ തന്നെയാണ്. നേരത്തെ ഭാഷകാരൻ പറഞ്ഞത് ദ്രഷ്ടാവിൻ്റെ സ്വരൂപമാണ്, അല്ലെങ്കിൽ ശ്രോതാവിൻ്റെ, മന്ദാവിൻ്റെ, വിജ്ഞാതാവിൻ്റെ സ്വരൂപമായിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അത് വിജ്ഞാതാവും ശ്രോതാവും മന്ദാവുമായി ഇരിക്കുന്നതാണ്. അത് സ്ഥൂലമായി ശ്രോതാവാകുന്നു, അല്ലെങ്കിൽ ബഹിർമുഖമായി ശ്രോതാവാകുന്നു, മന്ദാവാകുന്നു എന്ന. പക്ഷെ അത് പരമാർത്ഥ തലത്തിൽ പറയുന്നത് സർവാഭ്യന്തരമായിരിക്കുന്നു, സർവസ്യ ആഭ്യന്തര. അതുകൊണ്ടാണ് അതിന് ബ്രഹ്മം എന്നുള്ള ശബ്ദം കൊണ്ട് കൂടി പറയുന്നത്. ഇപ്പം ശ്രോതാവിൻ്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ ഓരോ ശ്രോതാവും തൻ്റെ സ്വരൂപമായിട്ടെടുക്കും. അപ്പോൾ മറ്റുള്ളവരുടെ കാര്യമോ? ആ സർവസ്യ എന്നുള്ള ശബ്ദം കൊണ്ട് അത് പരിഹരിച്ച് എല്ലാവരുടെയും സ്വരൂപമായിരിക്കുന്നത്. സർവത്തിൻ്റെയും സ്വരൂപം എന്ന് പറയുമ്പോൾ അത് ഏകമായി അദ്വൈതമായി സർവവിശേഷ ഉപലക്ഷണാർത്ഥം സർവാന്തരഗ്രഹണം. ഇവിടെ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. അദ്വൈതത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിന് ഇവിടെ രണ്ട് ശബ്ദങ്ങളെ കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇവിടെ വ്യാഖ്യാതാവ് പറയും, സർവനാമഭ്യാം പ്രത്യേക ബ്രഹ്മവിശേഷം സമർപ്പ്യതേ ഇത്രീസ്തു ശബ്ദൈഹി വിശേഷണാനി. ഇപ്പം തത്വമസി എന്ന് പറയുന്നിടത്തും അങ്ങനെയാണ് പറയുന്നത്. തത്വത്വം, ഈ രണ്ട് ശബ്ദങ്ങളും സർവനാമ ശബ്ദങ്ങളാണ്. സർവനാമ ശബ്ദങ്ങൾ പ്രത്യേകിച്ച് ഒരു വസ്തുവിനെ കാണിക്കുകയല്ല, അത് ഏതിനും ഉപയോഗിക്കും. സർവനാമത്തിൻ്റെ വിശേഷത അതാണ്. പ്രോണോൺ എന്ന് പറയുന്നു, രാമനോ കൃഷ്ണനോ സീതയ്ക്കോ എവിടെ വേണോ ആ ശബ്ദം പ്രയോഗിക്കാം, ഏത് വസ്തുവിനും പ്രയോഗിക്കാം. അതാണ് സർവനാമത്തിൻ്റെ പ്രത്യേകത. ഇവിടെ അതിൻ്റെ അർത്ഥം തന്നെ എന്താണ്? സർവത്തിനും നാമമായിരിക്കുന്നതാണ് സർവനാമം എന്ന് പറയുന്നത്. ഏതിനും നാമമാകാവുന്നുള്ള ശബ്ദം, അത് ഇത് എന്നെല്ലാം പറഞ്ഞ് അങ്ങനെയാണല്ലോ. അത് എന്ന് പറയുന്നത് ഏതിനുപയോഗിക്കാം, നീ ആരെയും സംബോധന ചെയ്യാം. ഈ ശബ്ദങ്ങളെ കൊണ്ടാണ് തത്വത്തെ ബോധ്യപ്പെടുത്തുന്നത് സർവത്ര. ഇവിടെ യത് യ ആത്മാ യത് ബ്രഹ്മ എന്നാണ്. അതുകൊണ്ട് എന്താണ് തത്വം എന്ന് ബോധിപ്പിച്ചിട്ട് ബാക്കി പറയുന്ന ശബ്ദങ്ങൾ എന്തെല്ലാം ശബ്ദങ്ങളുണ്ടോ, ആത്മാവെന്നോ ബ്രഹ്മമെന്നോ നിത്യമെന്നോ ശുദ്ധമെന്നോ മുക്തമെന്നോ സാക്ഷാത് അപരോക്ഷ തുടങ്ങിയ ശബ്ദങ്ങളെല്ലാം വിശേഷണങ്ങളാണ്. തത്വത്തെ വിശേഷിപ്പിക്കുന്ന ശബ്ദങ്ങളാണ്. അപ്പോൾ അതിനുള്ള പ്രാധാന്യം എപ്പോഴും പ്രാധാന്യം വരുന്ന എന്തിനാണ്? വിശേഷ്യത്തിനാണ്. വിശേഷണം വിശേഷം ഇങ്ങനെ ശബ്ദങ്ങളെ പ്രയോഗിക്കുമ്പോൾ പ്രാധാന്യം എന്ന് പറയുന്നത് വിശേഷ്യത്തിനാണ്, വിശേഷണത്തിനല്ല. പറയുന്നു വെളുത്ത കുതിര, കുതിരയെ വിശേഷിപ്പിക്കുകയാണ് വെളുത്തത്. അവിടെ കുതിര എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ വസ്തു, ആ ജീവിയെ വെളുപ്പെന്നോ അതിൻ്റെ ഒരു വർണ്ണത്തെ. വെളുപ്പെന്ന് പറയുന്ന വിശേഷണവും കുതിര എന്ന് പറയുന്ന വിശേഷവുമാണ്. അപ്പോൾ എപ്പോഴും പ്രാധാന്യം എന്ന് പറയുന്നത് ആ ജീവിക്കാണ്. എന്നാൽ അവിടെ വെളുപ്പിനെ ഒഴിവാക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ആ വെളുത്തെന്ന് വെളുത്ത എന്ന് പറയുന്ന ആ വിശേഷണത്തെ മാറ്റിയിട്ടൊരു കുതിര അങ്ങനെയില്ല. അതും അതിനോട് ചേരുന്നതല്ല. എന്നാലും പ്രാധാന്യം വരുന്ന എപ്പോഴും വിശേഷത്തിനായി. അപ്പോൾ ഇവിടെ സർവനാമ ശബ്ദങ്ങളെ കൊണ്ട് എല്ലായിടത്തും ഒരു സാധാരണ ഇങ്ങനെ ബോധിപ്പിക്കുന്നിടത്ത് തത്വമസി, തത്വം, അഹം ബ്രഹ്മാസ്മി, അഹം, ഇതെല്ലാം സർവനാമ ശബ്ദങ്ങളാണ്. ഈ സർവനാമ ശബ്ദങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു? ആ തത്വത്തെ, പരമാർത്ഥ സത്യത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് അപ്പോ അത് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ച് ആ കേൾക്കുന്ന ആളിനെ അത് അപരോക്ഷമായി താനായി അല്ലെങ്കിൽ തന്റെ സ്വരൂപമായി ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബോധിപ്പിക്കുന്നു. പക്ഷെ അങ്ങനെ ബോധിപ്പിച്ചു കഴിഞ്ഞാലും അവിടെ അയാളുടെ ജിജ്ഞാസ ശമിക്കുന്നില്ല. നീ ആണത് എന്ന് പറഞ്ഞ് എന്താ മനസ്സിലാക്കുന്നു? അവിടെ വിശേഷങ്ങൾ ഉപയോഗിക്കും, പറയും എന്താ അത്? ബ്രഹ്മം. അപ്പൊ ബൃഹത്തായിരിക്കുന്നത്, ആത്മാ സ്വരൂപമായിരിക്കുന്നത്, നിത്യം, ശുദ്ധം, മുക്തം, എത്ര പദങ്ങൾ, സത്യം, ജ്ഞാനം, ആനന്ദം, വിജ്ഞാനം, ആനന്ദം, സർവശബ്ദങ്ങളും വിശേഷണങ്ങളാണ്. ഈ വിശേഷ ശബ്ദങ്ങളെ കൊണ്ട് ഇവ അപ്രമേയം, അഭിഷയം, ബുദ്ധിഗ്രാഹ്യം എല്ലാ രീതിയിലും പറയും. ഓരോരുത്തർ പറയും ഇത് ബുദ്ധിഗ്രാഹ്യമാണ്, വിശേഷണമാണ്. അതിന് വിശേഷണമാണെന്നെടുക്കുമ്പോൾ അതിൽ ഉള്ള വൈരുദ്ധ്യങ്ങളെ വിശേഷണമെന്നെടുത്താലേ പരിഹരിക്കാൻ പറ്റും. കുതിര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാണ്, ഒരു വസ്തുവാണ്. പക്ഷെ പറയാം വെളുത്ത കുതിര, കറുത്ത കുതിര, ചുവന്ന കുതിര, ഓടുന്ന കുതിര, ഓടാത്ത കുതിര, പല വിശേഷണങ്ങളും അതിൽ ചേർക്കും. അതുകൊണ്ട് വസ്തുവിന് വ്യത്യാസം വരത്തില്ല, പക്ഷെ വിശേഷണങ്ങളിൽ വ്യത്യാസം വരാം. വെളുത്ത കുതിര, കറുത്ത കുതിര എന്ന് പറയുമ്പോൾ കുതിരയ്ക്ക് മാറ്റമില്ല, പക്ഷെ വെളുപ്പിനും കറുപ്പിനും മാറ്റമുണ്ട്. അതുകൊണ്ട് വരുന്ന മാറ്റമേ ഉള്ളൂ, വസ്തു സ്വരൂപത്തിൽ യാതൊരു മാറ്റവും വരത്തില്ല. അങ്ങനെ മനസ്സിലാകുമ്പോൾ ഈ അദ്വൈതത്തിൽ പറയുന്ന വൈരുദ്ധ്യങ്ങൾ പറയുന്നില്ലേ, തദേജതി, തന്നേജതി, തദ്ദൂരെ, തതു അന്തികെ, ഇതൊക്കെ വൈരുദ്ധ്യങ്ങളാണ്. എങ്കിലും ഒരു ഭാഗത്തെ എടുത്ത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അടുത്ത് പറയുന്നതാണ് ചലിക്കുന്നതാണ്, ചലിക്കാത്തതാണെന്ന് പറയുന്നതിന് വിരോധമാണ്. ഇവിടെ പറയുന്നു അപ്രമേയം, പ്രമയ്ക്ക് വിഷയമല്ല, അവിഷയം എന്ന് പറയുന്നു. അവിഷയം എന്നതിനെ പറയാം. അതേസമയം പറയുന്ന എന്താണിത്? പ്രത്യക്ഷമാണോ? അവിഷയങ്ങൾ പ്രത്യക്ഷമാണോ? അതൊക്കെ വിശേഷണങ്ങളാണ്. വിശേഷണങ്ങളായതുകൊണ്ട് ആ ഓരോന്നും പറയുന്നതിനോരോ താല്പര്യമുണ്ട്. ഇവിടെ ബ്രഹ്മം, ആത്മാ, അത് അപരോക്ഷമായിരിക്കുന്നു. അപരോക്ഷം എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപമായിരിക്കുന്നു. ജ്ഞാനത്തിന് അപരോക്ഷം എന്ന് പറയാൻ പറ്റും. സ്വയം ജ്ഞാനസ്വരൂപമായിരിക്കുന്നു. സ്വയം ജ്ഞാനസ്വരൂപമായിരിക്കുന്നതിന് എങ്ങനെ ജ്ഞാനം ഉണ്ടാകും? പക്ഷേ അതിൻ്റെ ഒരു വിശേഷണമാണ് പറയുന്നത് എന്താണ്? അത് ബുദ്ധിഗ്രാഹ്യമാണ്. ദൃശ്യതേത്വ അഗ്രിയ ബുദ്ധ്യ, ജ്ഞാനത്തിൻ്റെ ജ്ഞാനം. അങ്ങനെ സംഭവിക്കത്തില്ല. എന്തുകൊണ്ടത്? അപ്രമേയമാണ്, അവിഷയമാണ്. യുതോ വാചോ നിവർത്തന്തി അപ്രാപ്യ മനസ്സ സഹ, ഇതും പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം വിശേഷണങ്ങളാണ്. പറയുന്നതിൻ്റെ താല്പര്യം വിശേഷണങ്ങളെ കൊണ്ട് വസ്തുവിന് മാറ്റം സംഭവിക്കത്തില്ല. വെളുത്ത കുതിരയെന്നോ കറുത്ത കുതിരയെന്നോ പറയുന്നുണ്ട്, കുതിര കുതിരയല്ലാതാകത്തില്ല. പക്ഷേ ആ വിശേഷണങ്ങൾ വിരുദ്ധമാണ്. ഓടുന്ന കുതിര അല്ലല്ലോ നിൽക്കുന്ന കുതിര. നമ്മൾ വിശേഷണങ്ങളിലുള്ള വൈരുദ്ധ്യത്തെ കണ്ടിട്ട് പറയുന്നു എന്താണ്? വസ്തുവിന് മാറ്റമുണ്ട്. അത് ലൗകികമായി പോലും അങ്ങനെ സംഭവിക്കുന്നില്ല. അതിനാണ് ഉദാഹരണം പറഞ്ഞത്. അതുപോലെ ഈ ഇങ്ങനെ വിരുദ്ധമായി പറയുന്നതുകൊണ്ട് തത്വത്തിന് മാറ്റം വരുന്നില്ല. പിന്നെ എന്തിനങ്ങനെ വിരുദ്ധമായി പറയുന്നു? അതെല്ലാം ആ തത്വത്തിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ്. അതിലങ്ങനെയെല്ലാം വിശേഷിപ്പിക്കാം. വെളുത്തതെന്നും പറയാം, കറുത്തതെന്നും പറയാം, ഓടുന്നതെന്നും പറയാം, ഓടാത്തതെന്നും പറയാം. വസ്തുവിന് എന്തെങ്കിലും മാറ്റം വരും? ഇല്ല. പിന്നെ ഇവിടെ വരുന്ന ആ വിശേഷങ്ങൾ മാത്രം വരുന്ന മാറ്റങ്ങളാണ്. വസ്തു സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല. തത്വത്തെക്കുറിച്ചുള്ള ബോധമില്ലായ്മ ഉണ്ട്. അത് സ്വാനുഭവസിദ്ധമാണ്. അതുകൊണ്ട് പറയുന്നു അത് അറിയേണ്ടതാണ്, ഒരു ഉപദേശത്തിൽ അറിയേണ്ടതാണ് അല്ലെങ്കിൽ ശ്രുതിയിൽ നിന്ന് അറിയേണ്ടതാണെന്ന് പറയുന്നു. ബോധമില്ലായ്മ ഉള്ളതുകൊണ്ട് ബോധത്തെക്കുറിച്ച് പറയുന്നു. എന്നാൽ അത് സ്വയം അറിവായിരിക്കുന്നു, അറിവായിരിക്കുന്നുകൊണ്ട് പറയുന്നു അത് അറിവിന് വിഷയമാക്കാൻ കഴിയത്തില്ല. അതൊരിക്കലും അറിവിന് വിഷയമല്ല. ഏതെങ്കിലും ഒരു ഭാഗത്തെ എടുത്തിട്ട് നമുക്ക് സമർത്ഥിക്കാം, എന്താണ് ഇത് അറിവായിരിക്കുന്നത് കൊണ്ട് ഇത് അറിവിന് വിഷയമല്ല, സമർത്ഥിക്കാം. പറയുന്നതിന് യുക്തിയുണ്ട്. അപ്പോൾ അറിവിന് വിഷയമല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അതിൻ്റെ ആ തത്വത്തിൻ്റെ ഒരു വിശേഷണമാണ് എന്നെടുക്കണം. അത് ശ്രുതി പ്രമാണത്തിലൂടെ തത്യമസി എന്ന് പറയുന്ന വാക്യ ശ്രവണത്തിലൂടെ അതിനെ അറിയേണ്ടതാണെന്ന് പറയുന്നത് എന്താണ്? അതും ആ തത്വത്തിൻ്റെ വിശേഷണമാണ്. അപ്പോൾ ബാഹ്യമായി പ്രതീതമാകുന്ന ആ വൈരുദ്ധ്യം തത്വത്തിനെ ബാധിക്കുന്നുണ്ട്. ഈ പറയുന്ന രണ്ടും ശരിയാണ്. ആ തത്വത്തിനെങ്ങനെ പലതരത്തിൽ വിശേഷിപ്പിക്കാതെ കൊണ്ട് എന്താണ് ധാരാളം വിശേഷങ്ങളുണ്ട്. സർവവിശേഷണ വിശേഷ ഉപലക്ഷണാർത്ഥ സർവാന്തരഗ്രഹം. അപ്പൊ ഇവിടെ ഇപ്പോൾ ഒരു വിശേഷണം പറഞ്ഞു എന്താണോ? യത് ബ്രഹ്മ യ ആത്മാ സ സർവാന്തര. സർവാന്തരം എന്ന് പറയുമ്പോൾ അതിന് സർവാന്തരം എന്നതിനാ പറയുന്ന സർവബാഹ്യം ബാഹ്യമായിരിക്കുന്നു അതല്ലേ എന്ന് ചോദിച്ചാൽ പറയുന്നു ഇത് ഉപലക്ഷണാർത്ഥം പറഞ്ഞിരിക്കുകയാണ്. ഉപലക്ഷണാർത്ഥം എന്ന് പറഞ്ഞാൽ ഈ വിശേഷണത്തെ നിങ്ങൾ ഗ്രഹിക്കുക. ഇനി എന്തൊക്കെ വിശേഷണങ്ങളെ കൊണ്ട് ഇതിനെ വിശേഷിപ്പിക്കാമോ അതിനെല്ലാം എടുത്തോളൂ. സർവവിശേഷണങ്ങളെയും ഗ്രഹിക്കണമല്ല, ഇത് ഒന്നിന് മാത്രം നിർത്തുന്നുണ്ട്. ശരി, എന്തിനീ നാനാ വിശേഷങ്ങൾ ഉപയോഗിക്കുന്നു? പറഞ്ഞു, ഇവിടെ ചോദ്യകർത്താവ് പറയുന്നു, എങ്ങനെയാണോ പശുവിനെ കൊമ്പിൽ പിടിച്ചിട്ട് ഇതാ ഇതാണെന്ന് വ്യക്തമാക്കി തരുന്നത്, അതുപോലെ വ്യക്തമാക്കി തരിക എന്ന് പറഞ്ഞാൽ എൻ്റെ ചക്ഷുരിന്ദ്രിയം കൊണ്ട് പശുവിനെ കാണുന്നത് പോലെ ബ്രഹ്മത്തെ കാണുമെന്നല്ല, അത്തരത്തിലുള്ള ഒരു പ്രത്യക്ഷമല്ല. അങ്ങനെ ഒരു കാര്യം വ്യക്തമാകുന്നതിന് ചക്ഷുരിന്ദ്രിയം കൊണ്ട് കാണണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ദ്രിയ വിഷയമായാലേ അത് പ്രത്യക്ഷമാകുന്നൊന്നുമില്ല, അങ്ങനെ പ്രത്യക്ഷമായാലേ അത് വ്യക്തമാകുന്നുമില്ല. മുമ്പിലിരിക്കുന്ന വസ്തു കണ്ണുകൊണ്ട് കണ്ടാൽ അത് പ്രത്യക്ഷം, അതുകൊണ്ടത് വ്യക്തം എന്നാണ് നമ്മൾ ധരിക്കുന്നത്. അങ്ങനെ ആവണമെന്നില്ല, കാരണം നമ്മുടെ ആന്തരികമായ മാനസികമായ അനുഭവങ്ങൾ അവിടെയൊന്നും ഇന്ദ്രിയങ്ങളുടെ ആവശ്യമേ ഇല്ല. ഉള്ളിൽ സുഖത്തെ അറിയുന്നു, ദുഃഖത്തെ അറിയുന്നു, കാമത്തെ അറിയുന്നു, ക്രോധത്തെ അറിയുന്നു, ഭയത്തെ അറിയുന്നു, അതൊന്നും കണ്ണുകൊണ്ട് അറിയുന്നതല്ല. അതെല്ലാം ഇതിനേക്കാൾ പ്രത്യക്ഷമാണ്. ബാഹ്യമായ പ്രത്യക്ഷത്തെക്കാൾ അതെല്ലാം പ്രത്യക്ഷമാണ്, ആന്തരിക പ്രത്യക്ഷമെന്ന് പറയും. അപ്പോൾ പശുവിൻ്റെ കൊമ്പിനെ ഇങ്ങനെ പിടിച്ച് കാണിക്കുന്നതുപോലെ ബാഹ്യമായി ഇത് കാണിച്ചു തരണമെന്ന് പറഞ്ഞാൽ ചക്ഷുരിന്ദ്രിയത്തിന് പ്രത്യക്ഷ വിഷയമാക്കണം എന്നല്ല, അത് സാധ്യമല്ല. എന്തുകൊണ്ട്? ചക്ഷുരിന്ദ്രിയം പ്രത്യക്ഷ വിഷയമാക്കുന്നത് രൂപം, നിറം അല്ലെങ്കിൽ ആകൃതിയുള്ള വസ്തുക്കളെയാണ്. ഇത് രൂപവും ആകൃതിയും ഒന്നുമുള്ളതല്ല, അതുകൊണ്ടത് അതുപോലെ പ്രത്യക്ഷമാക്കാൻ കഴിയത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. അത് മറിച്ച് ഇത് സ്വയം പ്രത്യക്ഷ സ്വരൂപമാണ്. അതുകൊണ്ട് അങ്ങനെ ഓരോ തരത്തിലും ഏതെല്ലാം വിശേഷണങ്ങൾ കൊണ്ട് ഇത് ഗ്രഹിക്കാമോ അങ്ങനെ വിശേഷണങ്ങളിലൂടെ ഇതിനെ വിശദീകരിക്കുമ്പോൾ ഇത് വ്യക്തമാകുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തതയാണ് ഇതിന് സംഭവിക്കുന്നത്. അതിനുവേണ്ടി പറഞ്ഞത് സർവാന്തരമാണ് എന്നുവെച്ചാൽ സർവത്തിൻ്റെ സ്വരൂപമായിരിക്കുന്നു. സാക്ഷാത് അവ്യവഹിതം അപരോക്ഷാ അഗൗണം. ഇത് സാക്ഷാത്തായിരിക്കുന്നു, അതുകൊണ്ട് ഇത് അവ്യവഹിതമാണ്, ഇതിന് മറവില്ല എന്നാണ്. അത് അതാ പറഞ്ഞത് ഇത് വിശേഷണമാണ്. എന്തുകൊണ്ട് പറയുന്നു? നിങ്ങൾ സാധനകൾ ചെയ്യണം, നിങ്ങളുടെ കർമ്മയോഗം ചെയ്യണം, മറ്റ് അനുഷ്ഠാനങ്ങൾ ചെയ്യണം, അന്തഃകരണത്തിന് ശുദ്ധി വരണം, ഏകാഗ്രത വരണം, അനുഗ്രഹം ഉണ്ടാവണം. എന്തിനു വേണ്ടി ഈ ബോധം ഉണ്ടാകുന്നതിന്? എന്തിനായി എന്താ ഈ ബോധത്തിന്റെ ആവശ്യം? എന്താ ഇതിനെ കുറിച്ചുള്ള അറിവില്ലായ്മ? അജ്ഞനാണ് ഞാൻ, എന്റെ സ്വരൂപത്തെക്കുറിച്ച് ഞാൻ അജ്ഞനാണ്. അതുകൊണ്ടൊരു നീണ്ട ഒരു പ്രക്രിയയാണ് ഇവിടെ ഉപദേശിക്കുന്നത്. ഇന്നതൊക്കെ ചെയ്ത് അതിന് ഭാഷകാരൻ പറയും, സഹസ്രാണാം മനുഷ്യേഷു, വേറെടുത്ത് പറയും ബഹുനാം ജന്മനാം അന്തേ. ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ഇത് ഒരുപാട് യത്നം ആവശ്യമുള്ളതാണ്. ഇതൊക്കെ അവസാനം എന്താണ് പറയും? ഞാനാ ദേവ, ജ്ഞാനം കൊണ്ട് തന്നെ ജ്ഞാനവാൻമാൻ പ്രപദ്ധ്യതേ, ജ്ഞാനമുള്ളവൻ തന്നെ പ്രാപിക്കുന്നു. അപ്പോൾ ജ്ഞാനത്തിൽ കൊണ്ടെത്തിക്കും. അതിനു വേണ്ടിയിട്ട് ഒരു ദീർഘമായൊരു പരിപാടിയാണ് പറയുന്നത്. ജന്മങ്ങൾ വേണ്ടി വരുന്നു. എന്തിനാ ഈ ജ്ഞാനം പറയുക? അത് അജ്ഞാനത്തെ നശിപ്പിക്കുക അവസാനം. അപ്പോൾ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതിനൊരു ജ്ഞാനം, ആ ജ്ഞാനത്തിന് വേണ്ടി ജന്മജന്മാന്തരങ്ങളുടെ പ്രയത്നം എന്നെല്ലാം പറഞ്ഞു വരുന്നു. അങ്ങനെ പറഞ്ഞു വരുന്നിടത്താണ് ഇവിടെ പറയുന്നത്. അപ്പം അതിൽ നിന്ന് കാര്യം മനസ്സിലാകുമല്ലോ. അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഈ സ്വരൂപത്തിൻ്റെ സവിശേഷത എന്താണ്. ഇന്ദ്രിയ പ്രത്യക്ഷമായ വിഷയങ്ങളെ ഗ്രഹിക്കുന്നത് പോലെ അല്ല ഇത്. ഇന്ദ്രിയ പ്രത്യക്ഷമായ വിഷയങ്ങൾ എങ്ങനെ ഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ മനസ്സും കർണങ്ങളും ബഹിർമുഖമായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ ഗ്രഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് അന്തർമുഖമാകണം. ഇങ്ങനെയെല്ലാം ബോധിക്കുമ്പോഴാണ് ഇവിടെ പറയുന്നത് അവ്യവഹിതം. ജ്ഞാനത്തിന്റെ ആവശ്യം എന്താണ്? അജ്ഞാനത്തെ ഇല്ലാതാക്കുക. ഇത് പറയുന്നത് അവ്യവഹിതമാണ്. എന്ന് വെച്ചാൽ ഇതിന് വ്യവധാനമില്ല, മറയില്ല. അപ്പൊ പിന്നെ ഈ പറഞ്ഞതെല്ലാം ഇവിടെ പോയി. ജന്മജന്മാന്തരങ്ങളുടെ പ്രയത്നവും സാധനങ്ങളും ഒക്കെ ഇവിടെ പോയി. ഇതും ശ്രുതിയാണ് പറയുന്നത്. ഇതും ഒരു വിശേഷണമാണ്. ഇതിനും മറയില്ല. ഇതിന്റെ മറയെ മാറ്റാൻ വേണ്ടി ഒരു വെളിച്ചത്തിന്റെ ആവശ്യമില്ല. കാരണം ഇത് സ്വയം പ്രകാശിക്കുന്നതാണ്. സ്വപ്രകാശ കുതു അവിദ്യ, സ്വയം പ്രകാശിക്കുന്നിടത്ത് ഇവിടെ മറ വരുന്നു. അവിടെ അത് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് എന്താ അങ്ങനെ പറയുന്നത്? ഇതതിന്റെ വിശേഷണം അങ്ങനെ പറയുന്നു. ഇതതിനെ സംബന്ധിച്ചുള്ള അറിവ്. ഈ അറിവ് ശരി, മറയില്ല എന്ന് പറയുമ്പോൾ മറയെ നിഷേധിച്ചത് അറിവ് തന്നെയാണ്, മറയെ നിഷേധിച്ചത്. അപ്പോൾ എങ്ങനെയാണോ ഈ അറിവ്, അതുപോലെ തന്നെ ഈ അറിവിനെ മറയ്ക്കുന്നവരും മറയും ഇരിക്കുന്നു. ഒരു വെളിച്ചം, ആ വെളിച്ചത്തെ ആവരണം ചെയ്യുന്ന എന്തെങ്കിലും ഒന്ന്, ഒരു കർട്ടനോ മറ്റെന്തെങ്കിലും, അതുപോലെ ഈ വെളിച്ചം തന്റെ ഉള്ളിൽ പ്രകാശിക്കുന്ന ഈ വെളിച്ചത്തിന് ഒരു മറയും കൂടിയുണ്ട്. ആ മറയെ മാറ്റാൻ ഒരു വെളിച്ചം വേണം. ഇതിനെയാണ് നിഷേധിക്കുന്നത്. അതാണ് വിശേഷണം എന്ന് പറയുന്നതിന്റെ താല്പര്യം. ഇതെല്ലാം അതിന്റെ വിശേഷണമാണ്. അങ്ങനെ ഒരു മറയില്ല എങ്കിൽ പിന്നെ അങ്ങനെ ഒരു വെളിച്ചത്തിന്റെ ആവശ്യം എന്താ? പറയുന്നു അതാണ് പരമാർത്ഥം, അങ്ങനെയാണ് ഇത് ഗ്രഹിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അവിടെ കൂടുതൽ സ്പഷ്ടമാകുകയാണ്. എന്ത്? ഇത് തന്റെ സ്വരൂപം, അത് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ മറയില്ല. അത് അപരോക്ഷമാണ്, അവ്യവഹിതമാണ്. ഇവിടെ ആ ശ്രോതാവിന് എന്താ സംഭവിക്കുന്നത്? തന്റെ സ്വരൂപത്തെ സംബന്ധിച്ചുള്ള വ്യക്തതയാണ് സംഭവിക്കുന്നത്. അത് നിത്യമുക്തമാണ് എന്ന് ബോധിപ്പിക്കുമ്പോൾ ആ നിത്യമുക്തിയെ സംബന്ധിച്ചുള്ള വ്യക്തതയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്ന എന്താണ്? അപരോക്ഷ അഗൗണം മറ മറ മാറി പ്രകാശിക്കുക എന്നൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷെ അതൊക്കെ ഗൗണമായ അനുഭവങ്ങളാണ്, മുഖ്യമായ അനുഭവമാണ്. ഗൗണമായ അനുഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ പുറമേ ലൈറ്റില്ല, ഇരളാണ്, വെളിച്ചം വരുന്നു, ഇരളിനെ മാറ്റുന്നു, വെളിച്ചത്തിൻ്റെ സഹായത്തോട് ഞാൻ കാണുന്നു, ഇവിടെയൊക്കെയാണ് മറയും മറയുടെ മാറലും എല്ലാം ഉള്ളത്. ബാഹ്യമായ വിഷയങ്ങളെ ഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ താൻ അജ്ഞാതമെന്ന് കരുതിയിരിക്കുന്ന വിഷയങ്ങൾ തൻ്റെ തന്നെ ജ്ഞാനപ്രകാശത്തിൽ വരുമ്പോൾ ഈ പ്രക്രിയയെല്ലാം അവിടെ സംഭവിക്കുന്നുണ്ട്. അറിവില്ലായ്മയുണ്ട്, അറിവില്ലായ്മയെ മാറ്റുന്ന അറിവുണ്ട്. അറിവിൽ പറയുന്നതാ വസ്തു പ്രത്യക്ഷമായി. ഇതിനോട് താരതമ്യം ചെയ്ത് ഇവിടെ അറിവുണ്ടാകുന്നതിനൊരു പ്രക്രിയയുണ്ട്, ആ പ്രക്രിയയുമായി താരതമ്യം ചെയ്ത്, കാരണം ഇത് ഈ തത്വത്തെ എങ്ങനെ ഗ്രഹിക്കണം, അപ്പോൾ അത് എന്ത് അനുഭവമാണോ നമുക്കിപ്പോൾ ഉള്ളത് ഈ അനുഭവവുമായി അതിനെ താരതമ്യം ചെയ്ത് മനസ്സിലാക്കണം. ഒറ്റയടിക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനുവേണ്ടി പറയുന്നു, ആദ്യ ബാഹ്യമായി എന്താ സംഭവിക്കുന്നത്, ഇരുൾ മാറി വെളിച്ചം പ്രകാശിക്കുന്നു. അതുപോലെ ഓരോ വിഷയത്തെ സംബന്ധിച്ചും തൻ്റെ അറിവിന് തടസ്സമായി നിൽക്കുന്ന ഒന്നുണ്ട്, അറിവില്ലായ്മ. അറിവില്ലായ്മയെ മാറ്റുമ്പോൾ ആ വസ്തു അറിവിന് വിഷയമാകുന്നു, അല്ലെങ്കിൽ പറയുന്നു ആ വസ്തുവിനെ ഞാൻ അറിയുന്നു, പ്രകാശിക്കുന്നു. ഇതുപോലെ ഒരു പ്രക്രിയ തന്നിലും പറയുന്നു, അതിന് സ്വാനുഭവം ഉണ്ടെന്താണ്, ഞാൻ അറിയുന്നില്ല എൻ്റെ സ്വരൂപത്തിൽ. അപ്പോൾ അറിവില്ലായ്മയെ മാറ്റണം. അറിവില്ലായ്മയെ മാറ്റുന്നതിന് എന്തുവേണം, അറിവുകൊണ്ടേ മാറ്റാൻ പറ്റൂ, ഇരളിനെ മാറ്റാൻ വെളിച്ചമേ സഹായിക്കൂ. അപ്പം പറയുന്നു അങ്ങനെ ഒരു അറിവ് വേണം. ശരി, ആ അറിവ് എങ്ങനെ ഉണ്ടാവും, അത് വാക്യത്തിൽ നിന്നുണ്ടാകുന്നു, ഉപദേശത്തിൽ നിന്നുണ്ടാകുന്നു. ശരി, ആ ഉപദേശത്തിൽ നിന്ന് സംഭവിച്ചു, അറിവ് പ്രകാശിച്ചു. എവിടെ? ശ്രോതാവിൻ്റെ ഉള്ളിൽ. ശ്രോതാവിൻ്റെ സ്വരൂപമായിരിക്കുന്ന അറിവിൽ ഒരറിവ് പ്രകാശിച്ചു. അതെന്ത് ചെയ്തു? അറിവില്ലായ്മയെ മാറ്റി. ശരി, അറിവില്ലായ്മയെ മാറ്റിയപ്പോൾ അവിടെ എന്ത് വ്യക്തത അയാൾക്കുണ്ടായത്? ബോധമെന്ന് പറയുന്നതിന് ഒരിക്കലും അവ്യക്തമായിരിക്കാൻ പറ്റത്തില്ല. ബോധമെന്ന് പറയുന്നത് എപ്പോഴും വ്യക്തമായിരിക്കും. പ്രകാശത്തിന് ഒരിക്കലും ഇരളായിരിക്കാൻ പറ്റത്തില്ല, അത് പ്രകാശമായിട്ടേ ഇരിക്കും. പിന്നെ ആ കാറും കോളും എല്ലാം വന്നു കഴിഞ്ഞാൽ പ്രകാശം മങ്ങിപ്പോകും. അതുപോലെ ഇവിടെ സംശയ വിപര്യാദികൾ വന്നു കഴിഞ്ഞാൽ ഈ പ്രകാശത്തിന് മങ്ങലുണ്ടാവും, പക്ഷെ പ്രകാശത്തിൻ്റെ സ്വഭാവത്തെ ഹനിക്കാൻ അതിനൊന്നും കഴിയത്തില്ല. പ്രകാശമുണ്ടോ അത് പ്രകാശമായിട്ടേ ഇരിക്കും. അപ്പോൾ ഇവിടെ ഈ കാറും കോളും അജ്ഞാന സംശയ വിപര്യങ്ങൾ അതിനെ ഈ ബോധം മാറ്റുന്നു. മാറ്റുമ്പോൾ അവൻ്റെ ഉള്ളിൽ തെളിയുന്ന ബോധം എന്താണോ, ഇവിടെ അവിദ്യയില്ല, അജ്ഞാനമില്ല, സംശയമില്ല, വിപര്യമില്ല, അതാണ് തെളിഞ്ഞ ബോധം. അതിന് മാറ്റുന്നതിന് വേണ്ടി പിന്നെ ഒരു വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല. ഒരു വെളിച്ചത്തിൽ ഇരുളില്ലാത്തതുകൊണ്ട് തന്നെ അതിനെ മാറ്റുന്നതിന് വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല. ഇതാണ് അറിവ്. ഇതേതാ അറിവ്? ഈ അറിവിനെ പറയുന്നത് സ്വയം പ്രകാശിക്കുന്ന അറിവ്, അപരോക്ഷമായിരിക്കുന്ന അറിവ്. ഈ അറിവ് ഗൗണമല്ല, ഇത് മുഖ്യമാണ്. ഇങ്ങനെ ഒരു അറിവുണ്ടാകുന്നത് വരെ ഏതെല്ലാം അറിവുകൾ ഉണ്ടാകുന്നു, വ്യാവഹാരികമായി, ലൗകികമായി, ജാഗ്രത്തിൽ, അതെല്ലാ അറിവുകളും ഗൗണമാണ്, ഇത് അഗൗണമാണ്. അതുകൊണ്ട് ഈ വിശേഷണങ്ങളല്ല. ഒരു വിശേഷണം പറഞ്ഞാൽ നമ്മൾ മനസ്സിലായിക്കോണം, ഇതുപോലെ നൂറുകണക്കിന് വിശേഷങ്ങളുണ്ട്. ഈ തത്വം എപ്പോഴാണോ ഈ എല്ലാ മറകളും മാറി ഒരുവൻ പ്രകാശിക്കുന്നത്, അതുവരെ ഈ വിശേഷണങ്ങൾ പലതരത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മ ബൃഹത്തമം എന്നാണ്. ബ്രഹ്മം എന്തുകൊണ്ട് തന്നെ പറഞ്ഞ് ബൃഹത്തായതുകൊണ്ട്, അത് കഴിഞ്ഞ ദിവസം നമ്മൾ വിശദീകരിച്ചാണ്. ഇത് എന്താണ്, കേവലം ഈ പറഞ്ഞ പിണ്ടാഭിമാനം കൊണ്ട്, നേരത്തെ പറഞ്ഞു താനെന്നുള്ള അഭിമാനം കൊണ്ട് താൻ അറിയുന്ന സങ്കുചിതമായ ഒരു അറിവോ അല്ലെങ്കിൽ അറിവിനെന്തെങ്കിലും മഹത്വപ്പെടുത്തുന്നതോ ഒന്നുമല്ല, മറിച്ചത് സർവവുമായിരിക്കുന്നതാണ്. ഇതിന് പരിമിതിയില്ല, ഇത് അനന്തമാണ്. അപ്പോൾ ഈ അറിവിനെ സംബന്ധിച്ച് ഒരു വ്യക്തിഭാവത്തിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. എൻ്റെ അറിവ് അങ്ങനെ ചിന്തിക്കുന്നു. ഏതറിവ് നമുക്കുണ്ടായാലും നമ്മളത് ചിന്തിക്കുന്ന എന്താണ്? എൻ്റെ അറിവ്, ഞാൻ അറിഞ്ഞ അറിവ്, ഞാൻ ശ്രവണം ചെയ്തു, എനിക്ക് ആത്മാവിനെ അറിയാൻ കഴിഞ്ഞു, ഞാൻ ആത്മാവാണ്. ഇങ്ങനെ ഇത് കേവലം വ്യക്തിനിഷ്ഠമായ ഒരു അറിവല്ല. നമ്മൾ സാനഗതി പറയുമ്പോൾ പറയും എന്താണത്? വ്യക്തിനിഷ്ഠമായ അറിവാണ്. അതുകൊണ്ട് പറയുന്നത് എൻ്റെ ഗുരുവിന് അറിവുണ്ടായി, അല്ലെങ്കിൽ വേറൊരു തത്വജ്ഞന് അറിവുണ്ടായി. ഇതങ്ങനെ വ്യക്തിനിഷ്ഠമായ ഒരു അറിവല്ല, ഇത് ബൃഹത്തമമാണ്. ഈ അറിവ് സർവത്തെയും ഉൾക്കൊണ്ടു നിൽക്കുന്നതാണ്, അവിടെ സർവഭേദങ്ങളെയും നിരാകരിക്കുന്നതാണ്. ഞാൻ നീ തുടങ്ങിയ സർവഭേദങ്ങളെയും നിരാകരിക്കുന്നുണ്ട്, ഇത് ബൃഹത്തമമാണ്. ഈ അറിവിൽ പിന്നെ വ്യക്തിഭാവമില്ല. ഞാൻ അറിയുന്നവൻ, ഞാൻ ബ്രഹ്മത്തെ അറിയുന്നവൻ, ഞാൻ ബ്രഹ്മജ്ഞാനി, അങ്ങനെ ഒരു വ്യക്തിഭാവം ഇവിടെ ശേഷിക്കുന്നില്ല. ബൃഹത്തമമായിരിക്കുന്ന എങ്ങനെ വ്യക്തിഭാവം വരും? എല്ലാ വ്യക്തികളെയും ഉൾക്കൊണ്ട് എല്ലാ വ്യക്തിഭാവങ്ങളെയും നിരാകരിക്കുന്ന ഈ അറിവിൽ എങ്ങനെയാ ഞാൻ ബ്രഹ്മജ്ഞാനി എന്നുള്ള ബോധം വരുന്നു? അതിൻ്റെ വ്യവഹാര സൗകര്യത്തിന് വേണ്ടി ഈ അറിവിനെ എങ്ങനെ സ്വായത്തമാക്കാം, ഈ അറിവ് എങ്ങനെ മറ്റുള്ളവരെ ബോധിപ്പിക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് അഹം ബ്രഹ്മാസ്മി എന്നൊന്നും മറ്റും പറയും. അല്ലാതെ അവിടെ വ്യക്തിഭാവത്തെ അംഗീകരിക്കുന്നില്ല. ബൃഹത്തമം, അതുകൊണ്ട് ബൃഹത്തെന്ന് പറഞ്ഞു. ഇനി ആത്മാന്ന് പറഞ്ഞു എന്തുകൊണ്ട്? സർവസ്യ അഭ്യന്തര ആത്മാന്ന് പറഞ്ഞു. ഓരോ ശ്രോതാവിൻ്റെയും സ്വരൂപമായിരിക്കുമ്പോൾ സർവത്തിൻ്റെയും ആഭ്യന്തരമായിരിക്കുന്നത്, സ്വഭാവമായിരിക്കുന്നത്, അല്ലെങ്കിൽ പരമാർത്ഥമായിരിക്കുന്നത്, സ്വരൂപമായിരിക്കുന്നത്, ഏതേഹി ഗുണേഹി സമസ്ത, ഈ വിശേഷങ്ങളെ കൊണ്ട്, ഗുണമെന്ന് വെച്ചാൽ വിശേഷം. ഇങ്ങനെ ഒന്ന് രണ്ട് ഉദാഹരണം കൂടെ പറഞ്ഞു, ഒന്ന് രണ്ട് വിശേഷണങ്ങൾ. ഇതുപോലെ സമസ്ത ഉദാഹരണങ്ങളെ കൊണ്ടും, എന്ന് വെച്ചാൽ സമസ്ത വിശേഷണങ്ങളെ കൊണ്ടും, ഉദാഹരണമല്ല വിശേഷം, സർവവിശേഷണങ്ങളെ കൊണ്ടും പറഞ്ഞ എന്തോ അതിനെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് നിന്റെ സ്വരൂപമായി. അതുകൊണ്ട് ആ വിശേഷങ്ങളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കാണേണ്ട കാര്യമില്ല. ആ ഓരോ വിശേഷണങ്ങളും അതിൻ്റെ ഓരോ വൈരുദ്ധ്യങ്ങളെ നിഷേധിക്കുക ചെയ്യുന്നു. അതിനെ സംബന്ധിച്ച ഓരോ അറിവില്ലായ്മയും അത് നിഷേധിക്കുകയാണ്. അതിൽ അജ്ഞാനം ഉണ്ടെന്ന് പറയുന്നുണ്ടോ, അജ്ഞാനം ഇല്ലെന്ന് പറയുന്നുണ്ടോ, അത് അനുഭവത്തിന് വിശേഷം വിഷയമാണെന്ന് പറയുന്നുണ്ടോ, വിഷയമല്ലെന്ന് പറയുന്നുണ്ടോ, അതിനെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകാം എന്ന് പറയുന്നുണ്ടോ, ജ്ഞാനം ഉണ്ടാകത്തില്ലെന്ന് പറയുന്നുണ്ടോ, ഇവിടെ അവ്യക്തതകളെല്ലാം മറിച്ച് അതിനെക്കുറിച്ചുള്ള വ്യക്തതയാണ് ഗുരുവിനുണ്ടാകുന്നത്. സമസ്തയിരുക്ത യേശ, അങ്ങനെയുള്ള എല്ലാ വിശേഷണങ്ങളെ കൊണ്ടും വെളിപ്പെടുത്തുന്ന ഒന്നാണിത്. എന്താണ് കോസ്? എന്താ അങ്ങനെ വെളിപ്പെടുന്നത്? ചോദിക്കുന്നു, തവ ആത്മാ, നിന്റെ സ്വരൂപം, നിന്റെ പരമാർത്ഥ സ്വരൂപം എന്ന് പ്രത്യേകം പറയും. അല്ലെങ്കിൽ നിന്റെ സ്വരൂപം എന്ന് പറയുമ്പോൾ വീണ്ടും അവൻ ഈ ശരീരമാണ് ധരിക്കും. ഈ പിണ്ഡത്തെയാണല്ലോ താനായി ധരിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഈ പിണ്ഡമാണ് താൻ എന്ന് ധരിക്കും. പറയുന്നു, അങ്ങനെയല്ല, ആ നിന്റെ സ്വരൂപം, നിന്റെ പരമാർത്ഥാവ സ്ഥിതി യോയം കാര്യകരണ സംഗാഥ, അതിനെ വിശദീകരിക്കുന്നു. നിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാലും അവിടെ സംശയം വരാം, ഭ്രമം വരാം, മതിഭ്രമം ഉണ്ടാകാം. അതുകൊണ്ട് അതിന് വിശദീകരിക്കുന്നു, യോയം കാര്യകരണ സംഗാഥ തവ. ഈ കാര്യകരണ സംഗാതം എന്ന് വെച്ചാൽ സ്ഥൂലമായിരിക്കുന്ന ഇത്. ഏന ആത്മന ആത്മവാൻ ഏഷത്തവ ആത്മാ. ഒന്ന്, ഈ കാര്യകരണ സംഘാതം, ഇതിനാണ് ഞാനെന്ന് പറയുന്നത്. നീ ആരാണ്? ഞാൻ. നിന്റെ സ്വരൂപം എന്താണ്? ഈ നാമം കൊണ്ടും ഈ രൂപം കൊണ്ടും ഞാൻ അറിയുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്ന എൻ്റെ സ്വരൂപം അല്ലേ? എനിക്കൊരു നാമമുണ്ട്, എനിക്കൊരു രൂപമുണ്ട്, ഈ രണ്ടിലൂടെയും ഞാൻ അറിയുന്നു, ഞാൻ വെളിപ്പെടുത്തുന്നു. ഇതാണ് സ്വരൂപം. ഇത് സ്ഥൂലമായ പിണ്ഡമാണ്. ഇതല്ല ഏനാത്മന ആത്മവാൻ. ഇതല്ല നിന്റെ സ്വരൂപം. ഏതൊരു സ്വരൂപത്തെ കൊണ്ടാണോ നിനക്ക് പറയാൻ കഴിയുന്നത് ഞാൻ ഈ പിണ്ഡമാണെന്ന്, ഇതാണ് എന്റെ സ്വരൂപം എന്ന് പറയാൻ കഴിയുന്നത്. അതായത് നാമരൂപാത്മകമായ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ വസ്തു ഏതൊരു സ്വരൂപത്തെ കൊണ്ടാണോ ഇത് ഞാനാണെന്ന് നമ്മളെ ബോധിപ്പിക്കുന്നത്, ഏതൊരു സ്വരൂപത്തെ കൊണ്ടാണ്? ഓരോ വസ്തുവും നമ്മളെ ബോധിപ്പിക്കുന്നില്ലേ? പുസ്തകം ബോധിപ്പിക്കുന്നു ഞാനിത് പുസ്തകമാണ്, മേശ ബോധിപ്പിക്കുന്നു ഞാനൊരു ഇത് മേശയാണ്. അപ്പൊ നാമരൂപാത്മകമായ ഈ സ്വരൂപത്തെ നമ്മളെ ബോധിപ്പിക്കുന്ന ഇതിന്റെ സ്വരൂപം എന്താണ്? അതിന് നമ്മൾ പറയും സത്ത. ഇതിനങ്ങനെ ഒരു സത്ത അല്ലെങ്കിൽ അസ്തിത്വമില്ലെങ്കിൽ ഇതിന് ബോധിപ്പിക്കാൻ കഴിയുമോ? നമ്മൾ ബോധിക്കുമോ? ഈ നാമരൂപമായ ഒരു വസ്തു എന്റെ മുമ്പിലിരിക്കുന്ന ആ വസ്തു സത്താശൂന്യമാണെങ്കിൽ ഒരിക്കലും നമുക്കത് ബോധിക്കാൻ കഴിയത്തില്ല. മറിച്ച് അത് എന്നെ ബോധിപ്പിക്കുന്ന എന്താണ്? ഇതിൻ്റെ സത്തയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതമസ്തി. എന്റെ മുന്നിലിരിക്കുന്ന ഈ വസ്തു നിലനിൽക്കുന്നു, അസ്ഥിയാണ്. അവിടെ ആ അസ്തിത്വത്തിന്റെ പ്രകാശനത്തിലൂടെ ആണ് ഈ വസ്തു പ്രകടമാകുന്നു. അപ്പൊ നാമരൂപാത്മകമായിരിക്കുന്ന ഈ വസ്തു ആത്മവാനായിരിക്കുന്ന ഏതെന്നാണോ അതാണ് ഇതിന്റെ പരമാർത്ഥ രൂപം. അത് ബാഹ്യമായി ഇതം എന്നുള്ള ബുദ്ധി കൊണ്ട് നമ്മൾ ഗ്രഹിക്കുമ്പോൾ നമ്മളതിനെ വിളിക്കുന്നു അസ്തിത്വം. അഹം എന്നുള്ള ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുമ്പോൾ അവിടെയും നമ്മൾ പറയുന്നു അസ്തിത്വം. പക്ഷെ അഹം എന്നുള്ളിടത്ത് അസ്തിത്വത്തെ പോലെ തന്നെ അറിവും തൻ്റെ അപരോക്ഷതയും കൂടുതൽ സ്പഷ്ടമാണ്. ബാഹ്യമായ വിഷയങ്ങളിൽ സ്പഷ്ടമായിരിക്കുന്നത് അസ്തിത്വമാണ്. അപ്പോൾ അതുകൊണ്ട് പറയുന്നു, ഇതിനെ രണ്ടിനെയും കൂടി ചേർത്തിട്ട് പറയുന്നു സത്ത് ചിത്ത് എന്ന് ചേർത്ത് പറയുന്നു ഒന്നിനെ തന്നെ. ബാഹ്യമായ അസ്തിത്വത്തെ ഗ്രഹിക്കണമെങ്കിൽ അവിടെ ചിത്തിൻ്റെ സഹായം വേണം. ചിത്താണ് അവിടെ അസ്തിത്വമായി പ്രകാശിക്കുന്നത്. ഉള്ളിൽ അത് തന്നെ അപരോക്ഷമായിരിക്കുന്ന ആ വസ്തു തന്നെയാണ് ഉള്ളിൽ അസ്മി അഹമസ്മി ഉണ്മയായി തൻ്റെ തന്നെ സ്വയം ഉണ്മയായി പ്രകാശിക്കുന്നത്. അപ്പൊ നാമരൂപാത്മകമായിരിക്കുന്ന ശരീരം ഉൾപ്പെടെയുള്ള സർവവസ്തുക്കളും ആത്മവാനായിരിക്കുന്നത് അസ്തിത്വമുള്ളതായിരിക്കുന്ന ഏതെന്നുകൊണ്ടാണോ അതാണ് അതിനെ പരമാർത്ഥം എന്ന് പറയുന്നു. അത് മുമ്പ് പറഞ്ഞു. അതിനെന്തുകൊണ്ട് പരമാർത്ഥം എന്ന് പറയുന്നു? കാരണം ഈ കാണുന്നതെല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്നു, അത് മാറുന്നില്ല. അത് അസ്തിത്വ രൂപത്തിൽ തന്നെ ഇരിക്കുന്നു. അതിനാ ഇനി അസ്തിത്വനെ അറിഞ്ഞില്ലെങ്കിലും അത് അസ്തിത്വ രൂപത്തിലിരിക്കുന്നു. അതാ അസ്തിത്വത്തിൻ്റെ ഒരു സവിശേഷത. അതാണ് ജാഗ്രതയിൽ ഇതിനെ സദാ അഹം അസ്മി എന്ന് ആന്തരികമായും ഇതം അസ്ഥി എന്ന് ബാഹ്യമായും സത്തായി ചിത്തായി ഇതിനെ സദാ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. സുഷുപ്തിയിലേക്ക് പോയാലോ അവിടെ സത്തായും അറിയുന്നില്ല ചിത്തായും അറിയുന്നില്ല. പക്ഷെ അവിടുത്തെ ആ സത്തിനെയും ചിത്തിനെയും നിഷേധിക്കാനും വയ്യ. അതാണ് ഉണർന്നതിന് ശേഷം അതിനെ പരാമർശിക്കുന്നത്. ആ സച്ചിത് നിലയെ അതിന് സച്ചിത് അനുഭവം എന്ന് പറയാൻ വയ്യ. അല്ലെങ്കിൽ സ്വയം സച്ചിതായ അനുഭവം, സച്ചിത്തിന്റെ അനുഭവമല്ല സച്ചിതായ അനുഭവം. സച്ചിത്തിന്റെ അനുഭവം ഈ ജാഗ്രതയിലേ ഉള്ളൂ. സത്താണെന്നറിയുന്നു, ചിത്താണെന്നറിയുന്നു. സ്വയം സച്ചിതായിരിക്കുന്ന അനുഭവം, അത് സ്വയം തന്നെ അപരോക്ഷമാണ്. അപ്പോൾ ഈ അനുഭവം ഇല്ലെങ്കിലും അത് നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് തനിക്ക് തൻ്റെ ആവസ്ഥയെക്കുറിച്ച് വ്യവഹരിക്കാൻ കഴിയുന്നത്. വ്യവഹാരം എന്ന് പറയുന്നത് രണ്ടിനെ ആശ്രയിച്ച് നടക്കും, കായികം മാനസികം ശാബ്ദികം. മൂന്ന് തരത്തിലാണ് വ്യവഹാരം നടക്കുന്നത്. എല്ലാ വ്യവഹാരങ്ങളും സമസ്ത വ്യവഹാരങ്ങളും ഈ ജാഗ്രത വ്യവഹാരങ്ങളും അല്ലെങ്കിൽ സ്വപ്നത്തെക്കുറിച്ച് ഉള്ള വ്യവഹാരങ്ങളെല്ലാം ഈ സത്ത് ചിത്ത് എന്നെ രണ്ടിനെ ആശ്രയിച്ചു നടക്കും. അങ്ങനെ ആർക്കും ഒരു വ്യവഹാരത്തെ കാണിക്കാൻ പറ്റത്തില്ല. ആ ഒരു സത്യത്തിനെ ആശ്രയിച്ചുള്ള ഒരു വ്യവഹാരം സുഷുപ്തിയെ സംബന്ധിച്ച് നടക്കുന്നുണ്ട്. ഉണർന്നിട്ട് പറയുന്നു, ഞാൻ സുപ്തനായിരുന്നു. അവിടെ താൻ തൻ്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നു. അവിടെയും അംഗീകരിക്കുമ്പോൾ തൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ബോധം അതിനെ അംഗീകരിക്കുന്നു. തൻ്റെ അസ്തിത്വം അവിടെ കേവലമായ അസ്തിത്വമായും കേവലമായ ബോധമായും പ്രകാശിച്ചിരുന്നു. അവിടെ ഇതാണ് അസ്തിത്വം, ഇതാണ് ബോധം എന്ന് വേർതിരിക്കാൻ കഴിയാത്ത രീതി പ്രകാശിക്കുന്നു. ജാഗ്രത അതിനെ പരാമർശിക്കുന്നു. അഹം സുഖം അസ്വാപ്സം എന്ന കിഞ്ചിത് അഭേദിഷം എന്നുള്ള അതിനെ പരാമർശിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന അപരോക്ഷമായിരിക്കുന്ന ആ വസ്തു, അതിനെ കൊണ്ടാണ് ഈ പിണ്ട ഇപ്പോ ആത്മവാനായിരിക്കുന്നത്. അതിനെ കൊണ്ടാണ് പറയുന്നത് ആ ഞാൻ ഈ രൂപത്തോടും ഈ നാമത്തോടും കൂടിയവൻ എന്ന് പറയുന്നത്. അതിനാണ് ആത്മവാനായിരിക്കുക എന്ന് പറയുന്നത്. ആത്മാവിനെ കൊണ്ട് ആത്മവാനായിരിക്കുക എന്ന് പറയുന്നതാണ് ഈ വ്യവഹാരത്തിൽ. ഞാനിതാ ഇന്ന പേരോടുകൂടി, ഇന്ന ആകൃതിയോടുകൂടി, അല്ലെങ്കിൽ ഇന്ന ഇന്ന വിശേഷണങ്ങളോടുകൂടി ഇരിക്കുന്നു എന്ന് പറയും. ഏതുകൊണ്ടാണിതായിരിക്കുന്നത്? ഈ അപരോക്ഷമായിരിക്കുന്ന അഗുണമായിരിക്കുന്ന ഈ തത്വം കൊണ്ടാണ്. അതാണ് ഏനാത്മനാത്മവാൻ, ഏതൊന്നുകൊണ്ടാണോ നീ ആത്മവാനായിരിക്കുന്നത്, യേശത്തവാത്മ, അതാണ് നിന്റെ സ്വരൂപം. ആ സ്വരൂപത്തെ ആശ്രയിച്ചിട്ടാണ് ഈ ആത്മഭാവം, ആ സ്വരൂപത്തെ ആശ്രയിച്ചിട്ടാണ് ഈ വ്യവഹാരങ്ങളെല്ലാം. അതിനെ പശുവിൻ്റെ കൊമ്പി പിടിച്ച് കാണിക്കുന്ന പോലെ കാണിക്കാൻ പറ്റത്തില്ല. എന്നാൽ അത് സ്വയം അപരോക്ഷമാണ്. അതാണ് അത് ചക്ഷുരേന്ദ്രിയത്തിന് വിഷയമാക്കിയതാ ഇത് എന്ന് തൊട്ടു കാണിക്കാൻ പറ്റില്ല. അത് കേവലമായ ഇദംവൃത്തിയിലൂടെ ഗ്രഹിക്കുന്ന ഒന്നല്ല. ആ ഇദംവൃത്തിയും ആത്മവാനായിരിക്കുന്നത് ഏതുകൊണ്ടാണോ അതാണ്. ഏത് സത്ത അനുഭവമാണോ നമുക്കുള്ളത്, ഏതിനെ സംബന്ധിച്ച്? പശുവിനെ സംബന്ധിച്ചതാണ്. അതിൻ്റെ കൊമ്പി പിടിച്ച് കാണിക്കേണ്ടത് ഇതാണ് പശു എന്ന് പറയുമ്പോൾ അതിൻ്റെ സത്തയെ നമ്മൾ അനുഭവിക്കുകയാണ്. ആ സത്താസ്ഫൂർത്തിക്ക്, സത്തയുടെ സ്ഫുരണത്തിന് ഇടം കൊടുക്കുന്ന ഏതാണോ അതാണ്. ആ വിഷയം ഏതുകൊണ്ടാണോ ആത്മവാനായിരിക്കുന്നു എന്ന് പറയുന്നത് ആ തത്വത്തെയാണ് ഇവിടെ പറയുന്നത്. ആ തത്വം എന്താ? നിന്റെ സ്വരൂപമാണ്, സർവസ്വരൂപമാണ്, അതുതന്നെ സർവവുമായിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ബ്രഹ്മം എന്നും പറഞ്ഞു. അത് മനസ്സിലാക്കുക. ഇത് സർവാന്തരമാണ്, അത്യധിക സൂക്ഷ്മമാണ് എന്നെല്ലാം പറയും നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അവിടെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് ബ്രഹ്മമായിരിക്കുന്നു എന്നുവെച്ചാൽ സർവവുമായിരിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെ മനസ്സിലാക്കും? അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? കാരണം നിങ്ങളിൽ പറയുന്ന തത്വം എന്ന് പറയുന്നത് സച്ചിത് എന്നെല്ലാം പറയുന്നു, അല്ലെങ്കിൽ സച്ചിദാനന്ദം തോന്നുന്നു. സർവം എന്ന് പറയുന്നത് കാണപ്പെടുന്നത് നാമരൂപാത്മകമായിട്ടാണ്. അതിനെക്കുറിച്ച് അടുത്ത ചർച്ച വരും. പക്ഷെ ഇത് ഈ സച്ചിതായിരിക്കുന്നത് നാമരൂപാത്മകമായ ഇതായിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ താല്പര്യം? അതുകൊണ്ടാണ് അവിടെ പറയുന്നത് സ്വരൂപം എന്ന് പറഞ്ഞു. ഇത് നമ്മൾക്ക് പ്രതീതമാകുന്നത് സർവവും നാമരൂപാത്മകമായിട്ടാണ്. താൻ പോലും തന്നെ താൻ അറിയുന്ന എങ്ങനെ? തൻ്റെതായ നാമം കൊണ്ടും. നീ ആര് എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഞാൻ സ്വാമിയാണ്. അപ്പൊ തൻ്റെതായ നാമം കൊണ്ടാ താൻ അറിയുന്നു എന്ന് പറഞ്ഞല്ലായിരുന്ന ഇത് തന്നെ. തൻ്റെ നെഞ്ചത്ത് കൈതൊട്ട് കാണിക്കുന്നതാണ് ഈ രൂപത്തെയാണ്. അപ്പൊ നാമരൂപാത്മകമായി അനുഭവപ്പെടുന്ന ഈ ഓരോന്നും, ഈ ബ്രഹ്മാണ്ഡ, ഇതെങ്ങനെയാ സച്ചിത് എന്ന് പറയുന്നത്? അത് പറയുന്നതിൻ്റെ യുക്തിയാണിത് പറയുന്നത്. ഏത് വസ്തുവിനെ എടുക്കുക? ഒരു ചെറിയൊരു മൺകട്ട എടുക്കുക, അതിനുപോലും ഒരിക്കലും അതിൻ്റെ സ്വരൂപത്തെ വിട്ട് നിൽക്കാൻ പറ്റത്തില്ല. എന്താ അതിൻ്റെ സ്വരൂപം? ആ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ സ്വരൂപം മണ്ണാണ്. അങ്ങനെയാണെങ്കിൽ മൺകട്ടയ്ക്ക് മണ്ണാകുന്ന തൻ്റെ സ്വരൂപത്തെ വിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അതുതന്നെയാണ് അവിടെ മൺകട്ടയായിരിക്കുന്നത്. മണ്ണെന്ന് പറയുന്ന വസ്തുവാണ് മൺകട്ടയായിരിക്കുന്നത്. അപ്പൊ അവിടെ വരുന്നു ആ മണ്ണിന്റെ സ്വരൂപം എന്താണ്? അവിടെ കണ്ടെത്തുന്നതാണ് എന്താണ് അതിന്റെ സ്വരൂപം? സ്വരൂപത്തിന്റെ പ്രത്യേകത എന്താണ്? അത് മാറുന്നില്ല, മാറാത്തതിനാണ് സ്വരൂപം എന്ന് പറയുന്നത്. മൺകട്ടയുടെ സ്വരൂപം മണ്ണെന്ന് എന്തുകൊണ്ട് പറയുന്നു? കാരണം മൺകട്ടയ്ക്ക് മാറ്റമുണ്ട്. അത് മൺകട്ടയായിരിക്കുന്നു, മണ്ണ് ഉരുളയാകുന്നു, പിന്നെ അത് പാത്രമാകുന്നു. സ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? മണ്ണ്. അതിന് മാറ്റം വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ മണ്ണിന്റെ സ്വരൂപം എന്താണ്? പിന്നെ മണ്ണ് അതിനെ ഛേദിച്ച് അതിനെ പൊടിയാക്കി അതിന്റെ അണുക്കളാക്കി അങ്ങനെ പോകേണ്ട കാര്യമില്ല. അത്രയും പിന്നിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. മറിച്ച് അവിടെ മാറ്റമില്ലാതിരിക്കുന്ന എന്താണ്? അതിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മാറ്റമില്ലാതെ അനുഭവിക്കുന്ന എന്തിനെ? ആ മണ്ണ് നാനാ പരിണാമങ്ങളെ പ്രാപിച്ചാലും മാറ്റമില്ലാതിരിക്കുന്ന എന്താണ്? മാറ്റമില്ലാതിരിക്കുന്ന എന്തോ അതാണ് സ്വരൂപം. അതതിൻ്റെ ഉണ്മ, അസ്തിത്വം, സത്ത. ആ മാറ്റമില്ലായ്മയാണ് തന്നിൽ വിരിക്കുന്നത്. രണ്ടാണ്, രണ്ട് സത്തയുണ്ട് അവിടെ. രണ്ട് സത്തയില്ല, കാരണം ആ മണ്ണിലിരിക്കുന്ന അതിനെ എന്താണോ മാറ്റമില്ലാതിരിക്കുന്നതിനെ അസ്തിത്വം നമ്മളറിയുന്നു, ഉണ്മയായിട്ടറിയുന്നു. അതേ അസ്തിത്വത്തെ തന്നെയാണ് തൻ്റെ തന്നിലും അറിയുന്നത്, അഹമസ്മി. അപ്പൊ തത്വത്തിന് മാറ്റമില്ല. അതാണ് സ്വരൂപം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തത്, അതിന് മാറ്റം സംഭവിക്കുന്നില്ല. അങ്ങനെ ആ സ്വരൂപമായിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാണുന്ന നാമരൂപാത്മകമായിരിക്കുന്നത് ഇവിടെ പറയുന്ന പരമാർത്ഥ വസ്തു എന്തുകൊണ്ട് പറയുന്നു? കാരണം ആ നാമരൂപാത്മകമായി അനുഭവപ്പെടുന്നത് മാറ്റമില്ലാത്ത ഒന്നുണ്ട്, അതിനാണ് അതിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത്. അത് സർവത്ര അതിൻ്റെ പ്രതീതിയുണ്ട്, അതിൻ്റെ അനുഭവമുണ്ട്. അതിന് നാമമെന്നോ രൂപമെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും ഈ പ്രപഞ്ച അനുഭവത്തിന് വിഷയമായിരിക്കുന്നു. ആ അനുഭവ വിഷയമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ഒരു അണുവിൽ നിന്ന് പോലും അസ്തിത്വത്തെ വേർതിരിക്കാൻ വയ്യും, അല്ലെങ്കിൽ ആ അസ്തിത്വത്തിൽ നിന്ന് ഈ അണുവിനെ വേർതിരിക്കാൻ വയ്യും. ഒരു അണു എടുത്താലും ശരി, പരമാണു എടുത്താലും ശരി, സർവത്ര മാറ്റമില്ലാതിരിക്കുന്ന അതാണ് ഇതിൻ്റെ പരമാർത്ഥം. അതാണ് ഈ രൂപത്തിൽ അനുഭവപ്പെടുന്നത്, നാമരൂപാത്മകമായി അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ബ്രഹ്മം എന്നുള്ള ശബ്ദത്തെ പ്രയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയും അംഗീകരിക്കുക. എന്താണ് ആ ഈ പരമാർത്ഥ വസ്തു തന്നെയാണ്? താനെങ്ങനെയാണോ ഈ പരമാർത്ഥം കൊണ്ട് ആത്മവാനായിരിക്കുന്നത്, ഈ പിണ്ഡമായി ഇരിക്കുന്ന താൻ എങ്ങനെയാണോ തൻ്റെ പരമാർത്ഥ സ്വരൂപം കൊണ്ട് ആത്മവാനായിരിക്കുന്നത്, അതുപോലെ ബൃഹത്തായിരിക്കുന്ന ഈ പ്രപഞ്ചവും അതിൻ്റെ പരമാർത്ഥ സ്വരൂപം കൊണ്ട് ആത്മവാനായിരിക്കുന്നു. അവിടെ രണ്ടും തമ്മിൽ ഭേദമില്ല. ബൃഹത്തമം ആത്മാ സർവസ്യ അഭ്യന്തര ഏതേ ഗുണഹി സമസ്തേജസ്ഥ യേശാപോസു തവാത്മാ സ്വയം കാര്യകരണ സംഘാത തവ ഏന ആത്മന ആത്മവാൻ. അതാണ് നമ്മൾ പറയുന്നത്. ഏനാത്മന ആത്മവാൻ, ഏതൊരു സ്വരൂപം കൊണ്ടാണോ നീ ആത്മവാനായിരിക്കുന്നത്, ഏതൊന്നുകൊണ്ടാണോ നീ പരമാർത്ഥമായിരിക്കുന്നത്, ഏതൊന്നുകൊണ്ടാണോ നീ ഉണ്മയായിരിക്കുന്നത്, ഏതൊന്നുകൊണ്ടാണോ നീ അപരോക്ഷ സ്വരൂപനായിരിക്കുന്നത് എന്ന് പറ ഇതെല്ലാം വിശേഷണങ്ങളാണ്. ഈ ഓരോ വിശേഷണങ്ങളിൽ നിന്നും ശ്രോതാവിന് അവൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള വ്യക്തതയുണ്ടാകും. അല്ല, ഇവിടെ ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പത്തിനും വഴിയില്ല. ഏഷ തവ ആത്മാ സ ഏഷ തവ, അതാണ് നിന്റെ സ്വരൂപം. ആ പരമാർത്ഥമാണ് നിന്റെ സ്വരൂപം, അതാണ് എന്റെ സ്വരൂപം എന്ന് ശ്രോതാവ് ഗ്രഹിക്കുന്നു. തവ കാര്യകരണ സംഘാതസ്യ തവ ആത്മാ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അത് വിശദീകരിക്കുകയാണ്. നിന്റെ എന്ന് പറയുന്ന എന്തിനാ പറയുന്നത്? ഈ ബോധമൊന്നും കിട്ടാതിരിക്കുമ്പോഴും ഇത്തരം ഒരറിവുമായി യാതൊരു പരിചയമില്ലാത്തവനും സർവപ്രാണിജാലവും ഞാൻ എന്നറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യകരണ സംഘാതത്തെയാണ്. ഇത് നിലനിൽക്കുമ്പോൾ ഞാൻ പറയുന്നത് ഞാനുണ്ട്, ഇതുകൊണ്ടാണ് ഞാൻ ആത്മവാനായിരിക്കുന്നത്. ഇതിന്റെ നാശത്തെ ഞാൻ പറയും ഞാൻ മരിച്ചുപോയി, ഞാൻ തന്റെ ഇല്ലായ്മയെ പറയുന്നു. എന്റെ ഗുണമായും എന്റെ ഇല്ലായ്മയും ഇതിനെ ആശ്രയിച്ചായിരിക്കുന്നു. ഇതിനാണ് സംസാരം എന്ന് പറയുന്നത്. ജനന മരണം രൂപത്തിലുള്ള സംസാരത്തിന് ജീവൻ അടിമപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഇതാണ്. ഈ കാര്യകരണ സംഘാതം ഏതിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു? അതെന്താണ്? അത് മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല, ഇതിന്റെ സ്വരൂപത്തെ. അത് അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെതായ സ്വരൂപത്തെ ആശ്രയിക്കുന്നു. അത് ശരി, എന്താ സ്വരൂപത്തിന്റെ പ്രത്യേകത? ആ സ്വരൂപം തന്നെയാണ് ഇതായിരിക്കുന്നത്. അങ്ങനെ രണ്ടു തരത്തിൽ ഇതാശ്രയിക്കുന്നത് ഇതിന്റെ പരമാർത്ഥ രൂപത്തെ. ഇത് ആ പരമാർത്ഥ രൂപം തന്നെയാണ് ഇതായിരിക്കുന്നത്. ശരി, ആ പരമാർത്ഥ രൂപം അതെന്താ? അത് സ്വയം അപരോക്ഷമായിരിക്കുന്നു. അത് ജ്ഞാതമാണോ അല്ല, അജ്ഞാതമാണോ അല്ല, പിന്നെന്താണ്? അതിനാണ് പറഞ്ഞത് അപരോക്ഷം. സ്വയം അറിവായിരിക്കുന്നു. അതെന്തുകൊണ്ട് ജ്ഞാതമല്ല? അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല. സ്വയം അറിവായിരിക്കുമ്പോൾ അതിന് പിന്നെ അറിയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. ഇല്ല, അത് എന്തുകൊണ്ട് അജ്ഞാതമാകുന്നില്ല? അതിന് ഇത് തന്നെ സമാധാനം. കാരണം അതിനതിന് കഴിയില്ല, അതതിൻ്റെ സ്വഭാവമല്ല. സ്വഭാവം എന്ന് പറയുന്നത് അറിവായിരിക്കുക എന്നുള്ളതാണ്, സ്വയം പ്രകാശിക്കുക എന്നുള്ളതാണ്, സ്വയം വെളിപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെങ്ങനെ അജ്ഞാതമായിരിക്കാൻ പറ്റും? അതുകൊണ്ട് അത് ജ്ഞാതവുമല്ല അജ്ഞാതവുമല്ല. അപ്പോൾ ഒന്നിൽ ജ്ഞാതത്തെയും അജ്ഞാതത്തെയും നിഷേധിക്കുമ്പോഴാണ് അതിനെ പറയുന്ന അപരോക്ഷം. അപരോക്ഷമായി തന്നെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ തൻ്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വിശേഷണങ്ങളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞു വരുന്നത്. തസ്യ പിണ്ടസ്യ ആഭ്യന്തരേ ലിംഗാത്മ. ഇവിടെ ഈ സംഘാതം ഇതിൻ്റെ സ്വരൂപമായിരിക്കുന്നത്. അപ്പോൾ സ്ഥൂലമായി ചിന്തിച്ച് പരിചരിച്ചവർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ തത്വത്തെ അന്വേഷിച്ചു പോയവരെല്ലാം ഈ വെളിപ്പെടുത്തിയ തത്വത്തെ തന്നെ ഗ്രഹിക്കണമെന്നില്ല. സ്വബുദ്ധി കൊണ്ട് ശ്രുതിയുടെ സഹായമില്ലാതെ പുരുഷമതി കൗശലമെന്ന് പറഞ്ഞല്ലോ, ആ കൗശലം കൊണ്ട് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം. ഭൗതികമായി ഈ സത്യത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനാണ് പുരുഷമതി കൗശലമെന്ന് പറയുന്നത്. വലിയ വലിയ പരീക്ഷണശാലകളൊക്കെ ഉണ്ടാക്കി അവിടെ ഇരുന്ന് പ്രപഞ്ചത്തിൻ്റെ രഹസ്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്ന കണ്ടുപിടിക്കുന്നവന് ഓർക്കുന്നില്ല താനും ഈ പ്രപഞ്ചമാണ്. പ്രപഞ്ചത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് തൻ്റെ രഹസ്യം തന്നെ ആയിരിക്കും. കാരണം തന്നെ വിട്ടൊരു പ്രപഞ്ചമുണ്ടോ? തന്നെ വിട്ടിട്ടൊരു പ്രപഞ്ചമല്ലല്ലോ, താനും അതിൻ്റെ ഭാഗമാണ്. പ്രപഞ്ച രഹസ്യം എന്ന് പറയുമ്പോൾ എന്താ? അത് തൻ്റെ തന്നെ രഹസ്യമാണ്. എന്നാലേ അത് പ്രപഞ്ച രഹസ്യമാകത്തുള്ളൂ. അവിടെ എന്തിനെ ആശ്രയിക്കുന്നവൻ? പുരുഷമതി കൗശലം. തൻ്റെ ബുദ്ധി സാമർത്ഥ്യത്തെ ആശ്രയിച്ചിട്ട് വലിയ പരീക്ഷണശാലകൾ ഉണ്ടാക്കി അവിടെ ഇരുന്ന് രഹസ്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അങ്ങനെ കണ്ടുപിടിക്കുന്നവർ ഈ സംഘാതത്തിൻ്റെ അപ്പുറം എത്തിച്ചേരും. അത് ഉറപ്പാണ്. ഈ സ്ഥൂലമായിരിക്കുന്ന ഈ സംഘാതത്തിൻ്റെ, കാരണം ആ ബുദ്ധി എന്ന് പറയുന്നതിന് ശേഷിയുണ്ടാകും, അതിൻ്റെ യത്നം വ്യർത്ഥമാകത്തില്ല. അതവരെത്തിച്ചേരുന്ന എവിടെയാണ്? സൂക്ഷ്മത്തിൽ. ആ സൂക്ഷ്മത്തെയാണ് അവർ സാധാരണ പറയുന്നത് രഹസ്യം. പ്രപഞ്ചത്തിൻ്റെ രഹസ്യം കണ്ടുപിടിച്ച് സ്ഥൂലമായി ബുദ്ധിയിൽ പ്രകടമാകാത്തത്, ചില വിവരങ്ങൾ സൂക്ഷ്മമായ ബുദ്ധി പ്രകടമായി നടത്തും. അങ്ങനെ സൂക്ഷ്മമായി അന്വേഷിച്ചാൽ ചെന്നെത്തുന്ന എവിടെയായിരിക്കും? സൂക്ഷ്മതലത്തിൽ. അത് പ്രപഞ്ചത്തെക്കുറിച്ച് പറയുമ്പോൾ അവർ പറയും ആ സൂക്ഷ്മം എന്ന് പറയുന്നത് ഈ കാണുന്നൊന്നുമില്ല, അതിൻ്റെ പിന്നിൽ ചില നിയമങ്ങളുണ്ട്, ഇതിനെയൊക്കെ നിലനിർത്തുന്ന ആ നിയമങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലമുണ്ട്, അവിടെയാണ് അത് ഭൗതികശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയും. ശരി, താനീ പ്രപഞ്ചത്തിന്റെ ഭാഗമാണെങ്കിൽ ആ സൂക്ഷ്മം എന്ന് പറയുന്നത് ഇവിടെ തന്നിൽ തന്നെ തൻ്റെ തന്നെ ഉള്ളു തന്നെയാണ് ഇവിടുത്തെ സൂക്ഷ്മമായിരിക്കുന്നത്. ആ ഉള്ളിനിവിടെ പറയുന്നതാണ് ലിംഗം എന്ന് പറയുന്നു, സൂക്ഷ്മമായ ഇവിടെ പറയുന്നു പിണ്ടസി ആഭ്യന്തര ലിംഗാത്മാ. അങ്ങനെ കണ്ടുപിടിച്ചാൽ ലിംഗാത്മാ വരെ ചേരും. ഇവിടെ ഈ പ്രാണന്റെ സ്ഥലം, മനസ്സിന്റെ സ്ഥലം ഇതൊക്കെയാണ് സൂക്ഷ്മ ഇന്ദ്രിയങ്ങളുടെ സ്ഥലം, അതാണ് ലിംഗാത്മാന്ന് പറയുന്നത്. അതുവരെ എത്തിച്ചേരാം, പുരുഷമതി കൗശലം കൊണ്ട് എത്തിച്ചേരാം. അത് ഈ ജീവനെ സംബന്ധിച്ച് തന്നെ സംബന്ധിച്ചാകുമ്പോൾ തന്നെ ലിംഗാത്മാന്ന് പറയും. ഈ സമഷ്ടി പ്രപഞ്ചത്തിന്റെ എന്ന് പറഞ്ഞ് അന്വേഷിച്ചു പോകുമ്പോൾ അവർ പറയും അത് രഹസ്യമാണ്, സൂക്ഷ്മമാണ്, പ്രപഞ്ചത്തിന്റെ രഹസ്യമാണ് എന്നെല്ലാം പറയും. ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യത്തിലേക്ക് ഒരാൾ സഞ്ചരിക്കുന്നത് ഏത് മാർഗത്തിലൂടെയാണ്, ആണ് നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യം, രസകരമായ ഒരു കാര്യം. അത് പ്ലെയിനിൽ കയറിയോ റോക്കറ്റ് കയറിയോ എന്നല്ല സഞ്ചരിക്കുന്നു, പിന്നെ തന്റെ ലിംഗാത്മാവിലൂടെയാണ് സഞ്ചരിക്കുന്നു, തന്റെ അന്ധകരണത്തിലൂടെയാണ് പോകുന്നത്. അന്വേഷിക്കുന്നത് സ്വന്തം അന്ധകരണമാണ്. അത് എത്ര വലിയ രഹസ്യത്തെ കണ്ടുപിടിച്ചാലും ശരി, അതിനെ ഈ അന്ധകരണം ഒതുക്കിക്കളയും. അത് തന്റെ അന്ധകരണത്തിന്റെ ഒരു ചെറിയൊരു പ്രകാശം മാത്രമാണ്. ഈ ലിംഗാത്മാവിന്റെ ചെറിയൊരു അറിവാണ്. അപ്പൊ ബുദ്ധി കൊണ്ട് ഇതിനെ അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും പോയാലും എത്ര മതികൗശനമുള്ളവനായാലും ശരി, അവൻ ചെന്നെത്തിച്ചേരുന്നത് ഈ അന്ധകരണത്തിൽ വെളിപ്പെടുന്ന രഹസ്യങ്ങളിലാണ്. ഇത് അതും പോരെ, പിന്നെയോ അതിനുമപ്പുറം കർണസംഘാത. ആ ലിംഗാത്മാവിനെ കുറിച്ച് പറയുന്നത് കർണസംഘാതമാണ്, ഇത് കാര്യസംഘാതമാണ്. സ്ഥൂല ശരീരം എന്ന് പറയുന്നത് സ്ഥൂലമായ വസ്തുക്കളെയാണ് കാര്യം എന്ന് പറയുന്നത്, സൂക്ഷ്മമായിരിക്കുന്നതിനാണ് കർണമെന്ന് പറയുന്നത്. എന്തുകൊണ്ട് അതിനെ കർണമെന്ന് വിളിക്കുന്നു? ഈ പറയുന്ന രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്തി തരുന്നത് മനസ്സും പ്രാണനും എല്ലാം ഉൾപ്പെട്ട ഈ കർണമാണ്. അവിടെയും അവിടെയും എത്താൻ പാടില്ല, പിന്നെ അതിൻ്റെയും പിന്നിൽ പോകണം. തൃതീയോ യശ്ച സന്ദിഹ്യമാനഹ. ഇനി മൂന്നാമതൊന്നുണ്ട്, ഇതും കടന്നു പോകുന്നത്. അതിനാണ് പറഞ്ഞത് എന്താണ്, ഏന ആത്മന ആത്മവാൻ. ഈ ലിംഗവും ഈ സൂക്ഷ്മവും തൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ സൂക്ഷ്മവും മനസ്സും അതിന് ലിംഗശരീരവും പറയും, എന്നാ ഉൾപ്പെട്ട ഇതും ആത്മവത്തായിരിക്കുന്ന ഏതുകൊണ്ടാണോ, അതും ആത്മവത്തായിരിക്കാന്ന് പറയുന്നത് എങ്ങനെയാണോ ഈ പിണ്ടത്തിൽ താൻ അഭിമാനിക്കുന്നത്, അതുപോലെ തന്നെ ആ ലിംഗത്തിലും താൻ അഭിമാനിക്കുന്നുണ്ട്, ആ സൂക്ഷ്മ രൂപത്തിലും താൻ അനുഭാവി അഭിമാനിക്കുന്നുണ്ട്. ഞാൻ അഹം, അത് അന്ധകരണത്തിലുള്ള അഭിമാനമാണ്, തന്റെ സൂക്ഷ്മരൂപത്തിലുള്ള അഭിമാനമാണ് അഹം എന്നുള്ള ആ അനുഭവം. അതിന്റെ പിന്നിലുള്ള ആ അപരോക്ഷ സ്വരൂപം കൊണ്ടാണ് അത് ആത്മവത്വം വരുന്നത്. അന്ധകരണത്തിൽ ആത്മവത്വം വരുന്നതാണ് അഹം എന്ന് പറയുന്ന അനുഭവം. എന്താ, അതിന്റെ പിന്നിൽ അപരോക്ഷമായ ഒരു പ്രകാശമുണ്ട്. ആ പ്രകാശത്തിന്റെ പ്രതിഫലനം അന്ധകരണത്തിൽ വരുമ്പോൾ പറയണം അഹം. അവിടെയും ആത്മവത്താകുന്നു. എങ്ങനെയാണോ ഈ പിണ്ഡത്തിൽ ആ പ്രകാശം കൊണ്ട് ആ അറിവുകൊണ്ട് ആത്മവത്വം വരുന്നത്, താൻ എന്നുള്ള ഭാവം വരുന്നത്, അതുപോലെ ഈ സൂക്ഷ്മത്തിനും ആത്മവത്വത്തെ കൊടുക്കുന്നത് ചൈതന്യം, അതാണ് തൃതീയം. പക്ഷേ നമ്മുടെ ബുദ്ധി ഇതിൽ ഉറച്ചിരിക്കുന്നു, ഞാനിതാണ്. വിവേകികൾ ചിന്തിക്കുന്നു, അപ്പോൾ അവർ സൂക്ഷ്മത്തിലേക്ക് പോയിട്ട് പറയുന്നു ഞാൻ, അവൻ അഹംഭാവം വരെ എത്തിച്ചേരുന്നു. അത് അന്ധകരണത്തിലുള്ള പ്രതിഫലനമാണ് അപരോക്ഷതയുടെ. പക്ഷെ വിവേകിക്ക് സന്ദേഹം വരുന്നു, അങ്ങനെ ഈ സ്ഥൂലമായി ഉണ്ടായി നശിച്ചു പോകുന്ന ഇതാണോ ഞാൻ, ഇത് നശിച്ചാലും ആത്മവത്ത ശേഷിക്കുന്നുണ്ടല്ലോ, എത്രയോ ശരീരങ്ങൾ നശിക്കുന്നതായി താൻ കാണുന്നു. ആ ശരീരങ്ങളെല്ലാം നശിച്ചാലും അവിടെ ആത്മവത്ത ശേഷിക്കുന്നു. ഒന്നിൽ നിന്നും മാറി വേറൊന്നില്ല, സത്ത ശേഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ശരീരം നശിച്ചു കഴിഞ്ഞാലും ഈ സത്ത അവശേഷിക്കണമല്ലോ, ശരീരമല്ലേ പോകത്തുള്ളൂ. അങ്ങനെ പിണ്ഡത്തിൽ നിന്നും വ്യതിരിക്തമായി ആ സത്തയെ കാണാൻ ശേഷിയുള്ളവൻ അതിനെ പിന്നെ അറിയുന്ന ഇവിടെയാണ് തൻ്റെ അന്ധകരണത്തിൽ, അഹംഭാവത്തിൽ. അവിടെ പിന്നെ അതിനെ കാണുന്നു, എങ്ങനെ അഹമസ്മി. പിന്നെ അതിനപ്പുറമുള്ള കാര്യത്തിൽ സംശയമാണ്, സന്ദിഹ്യമാനഹ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? യസ്റ്റ സന്ദിഹ്യമാനഹ തേഷു കഥമോ മമ ആത്മാ. പിന്നെ അതിൻ്റെ പിന്നിലുള്ള അതിൽ എന്താണ് ഈ സത്ത, എന്താണ് ഈ അപരോക്ഷത? അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഉള്ളിൽ അതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുമ്പോൾ സന്ദേഹത്തോടുകൂടിയാണ് ഉണ്ടാകുന്നു. അത് ഇതിനെയാണോ ഈ പറയുന്നത്? തത്വം നീ അതാണെന്ന് പറയുമ്പോൾ എന്തിനാണ് പറഞ്ഞത്? നീ എന്ന് പറഞ്ഞ് ഇതാണോ, അതോ തൻ്റെ ഉള്ളിലിരിക്കുന്ന സൂക്ഷ്മമായിരിക്കുന്ന ഈ ലിംഗാത്മാവിനെയാണോ എന്നല്ല സന്ദേഹിക്കുന്ന, എന്തിനാണ് പരമാർത്ഥത്തെയാണ് സന്ദേഹിക്കുന്നത്? നമ്മൾ പറയുന്നത് യസ്റ്റ സന്ദിഹ്യമാനഹത്യേഷു കഥമോ മമ ആത്മാ. ഈ പറയുന്നതിൽ എന്താണെന്റെ പരമാർത്ഥ സ്വരൂപം എന്ന് സന്ദേഹിക്കുന്നത് ഏതിനെയാണ്? അതിനെയാണ് സർവാന്തര ത്വയാ വിവക്ഷിത. അതിനാണ് സർവാന്തരമായി ഇവിടെ വിവക്ഷിക്കുന്നത് എന്ന് വെച്ചാൽ അതാണ് സർവാന്തരമെന്ന് പറയുന്നതിൻ്റെ താല്പര്യമായി എടുക്കേണ്ടത്. അപ്പോൾ ഏതൊരു ആണോ സർവാന്തരമെന്ന് പറയുന്നത് അതിൻ്റെ ഉണ്മ, അതിൻ്റെ സത്ത കൊണ്ടാണ് ഈ സൂക്ഷ്മവും ഈ സ്ഥൂലവും സത്തായിരിക്കുന്നത് എന്നാണ് അതിൻ്റെ ചുരുക്കം. അല്ലെങ്കിൽ ഈ സ്ഥൂലത്തിൻ്റെയും സൂക്ഷ്മത്തിൻ്റെയും സത്ത അന്വേഷിച്ചു പോയാൽ എവിടെയാണോ എത്തിച്ചേരുന്നത്, ഏതെന്നതിനെ കുറിച്ചാണോ നിനക്ക് സന്ദേഹമുള്ളത്, ആ സന്ദേഹമുള്ളിടത്താണ് എത്തിച്ചേരുന്ന അവസ്ഥ. സന്ദേഹത്തെ പിന്തുടർന്നു പോയാൽ എപ്പോഴും എത്തിച്ചേരുന്നത് പരമാർത്ഥത്തിലാണ്. മങ്ങിയിരളിൽ തൂണ് കണ്ടിട്ട് അത് കള്ളനാണെന്ന് സന്ദേഹിച്ചു, ആ സന്ദേഹത്തെ പിന്തുടർന്ന ഒരാൾ പോവുകയാണ് അതിൻ്റെ സത്യത്തെ കണ്ടുപിടിക്കാൻ. അയാൾ വെളിച്ചം കൊണ്ടുവന്നു, അയാൾക്ക് ബോധ്യമാകുന്ന എന്താണത്? തൂണാണ്. അപ്പോൾ സന്ദേഹത്തെ പിന്തുടർന്ന് ചെന്നാൽ എത്തിച്ചേരുന്നത് പരമാർത്ഥത്തിലാണ്. അതുപോലെ തൻ്റെ പരമാർത്ഥ സ്വരൂപത്തെക്കുറിച്ച് സന്ദേഹിക്കുമ്പോൾ ആദ്യം അത് ഈ സ്ഥൂലത്തിൽ വരുന്നു, പിന്നെ അത് ലിംഗാത്മാവെന്ന് പറയുന്ന സൂക്ഷ്മത്തിൽ വരുന്നു, അവിടെയും നിൽക്കാതെ അത് പരമാർത്ഥത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ പറയുന്നു എന്താണ്? ആ പരമാർത്ഥം കൊണ്ടാണ് താൻ ആത്മവായിരിക്കുന്നത്, താൻ അഹമസ്മി എന്നുള്ള അഭിമാനത്തോടുകൂടിയിരിക്കുന്നത്, അഹം എന്നുള്ള ഈ പിണ്ഡത്തിൽ അഭിമാനത്തോടുകൂടിയിരിക്കുന്നത് എന്നവൻ ബോധിക്കുന്നു. കഥമും ആത്മാ സർവാന്തര ത്വയാ വിവക്ഷിത. അതാണ് ഇവിടെ വിവക്ഷിതമായിരിക്കുന്നത്. ഇതാണ് ഇവിടെ ചോദ്യം ചോദിക്കുന്ന ആള്. ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് ഈ ആത്മാവ് എന്ന് ചോദിക്കും. ചോദിക്കുമ്പോൾ അയാൾക്ക് ആത്മാവ് എന്ന് പറയുന്ന ശബ്ദം അയാൾ കേട്ടിട്ടുണ്ട്, ആത്മാവിനെ കുറിച്ച് അയാൾക്ക് ധാരണകളുണ്ട്. അതുകൊണ്ടാണല്ലോ അങ്ങനെ ചോദിക്കുന്നു, എന്താണ് ബ്രഹ്മം, എന്താണ് ആത്മാവ്. ഈ ചോദ്യകർത്താവിനെ കുറിച്ച് അറിയാം, പക്ഷേ സന്ദേഹമുണ്ട്, അതുകൊണ്ടാണല്ലോ ചോദിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിനെ വിശദീകരിക്കുകയാണ്. ശ്രുതിക്ക് വിശദീകരിക്കുന്നതിന് ഒരു വാക്ക് മതി, നമുക്ക് വിശദീകരിക്കുന്നതിന് അനേകം വാക്കുകൾ വേണ്ടി വരും. അതുകൊണ്ടാണത് ഭാഷ്യകാരം പലതരത്തിൽ വിശദീകരിക്കുന്നത്. അത് ഒരു വാക്കിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. ഈ അനന്തമായ വാക്കുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതിരിക്കുന്നു. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ താല്പര്യത്തെ ഗ്രഹിക്കണം. സർവാന്തര എന്ന് പറയുന്ന ഒരു വാക്കിനെടുത്തിട്ടാണ് ഭാഷ്യകാരൻ ഇത്രയും പറഞ്ഞത്. നമ്മളതിനെ വിശദീകരിച്ചു പറയുന്നു, ഏതൊന്നാണോ നീ സന്ദേഹിക്കുന്നത്, ആ സന്ദേഹിക്കുന്നതാണ് പരമാർത്ഥം. പറഞ്ഞല്ലോ, എവിടെയാണോ ആ സംശയം ആരംഭിക്കുന്നത് അതിനെക്കുറിച്ച് വിചാരം ചെയ്യുന്നവന് അത് തന്നെയാണ് പരമാർത്ഥമായി ബോധ്യപ്പെടുന്നത്, മറ്റൊന്നുമല്ല. സന്ദേഹത്തിന്റെ ആധാരമായിരിക്കുന്നത്, സന്ദേഹത്തിന്റെ വിഷയമായിരിക്കുന്നത് അത് തന്നെയാണ് പരമാർത്ഥം. തൂണാണ് സന്ദേഹത്തിന് ആസ്പദമായത്, തൂണാണ് സന്ദേഹത്തിന് വിഷയമായത്, അത് തന്നെയാണ് പരമാർത്ഥം. അല്ലാതെ അവിടെ പുതുതായൊന്നും കണ്ടുപിടിക്കുകയല്ല അവിടെ. ആ ഞാനിത് ആത്മാവിനെ കണ്ടുപിടിച്ചിരിക്കുന്നു എന്നില്ല. അതുകൊണ്ട് മറ്റൊരു ഭാഷയിൽ പറയുന്നത് എന്താണ്, ഈ ഭ്രാന്തിയുടെ ആധാരമാണ്, സന്ദേഹത്തിന്റെ ആധാരമാണ്, അജ്ഞാനത്തിന്റെ ആധാരമാണെന്നൊക്കെ പറയും. അവിടെയാണ് ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പരമാർത്ഥത്തിൽ. അതാണ് യസ്യ സന്ദിഹ്യമാനത്തേഷു കഥമോ മമ ആത്മാ, അതിലേതാണ് എന്റെ പരമാർത്ഥ സ്വരൂപം, ഈ സ്ഥൂലമാണോ സൂക്ഷ്മമാണോ അതോ മറ്റെന്തോ ഉണ്ടെന്ന് സന്ദേഹിക്കുന്ന അതാണോ, അതിനെ സർവാന്തര, അതിനാണ് സർവാന്തരമെന്ന് ത്വയാപേക്ഷിതരാഹ പറയുന്നു. ഇപ്പൊ ചോദ്യകർത്താവ് അതിനെ കുറിച്ചുള്ള ഒരു ധാരണയുണ്ട്. ഇവിടെ ചോദ്യകർത്താവ് തന്നെ പറഞ്ഞു എന്താണ്, യ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ യ ആത്മാ സർവാന്തര തമ്മ വ്യാജക്ഷ മേ വ്യാജക്ഷ എന്ന് പറഞ്ഞ് ഇത് വിശദീകരിക്കാനാണ്, ഇതാണ് പരമാർത്ഥം. പിന്നെ ഇതെന്താ വിശദീകരിക്കാൻ? ഇതിൽ പറഞ്ഞല്ലേ, അതിന്റെ വ്യാഖ്യാനത്തിലൂടെയാണ് ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ബോധം ഉണ്ടാകുന്നത്. പിന്നെ ഇതിനി എന്താ വ്യാഖ്യാനിക്കാൻ പറയുന്നു? അതാ പറഞ്ഞത്, നീ പറയുന്നുണ്ടല്ലോ, നീ സന്ദേഹിക്കുന്നത് യേശതേ ആത്മാ സർവാന്തര, ഇതാണ് നിന്റെ സ്വരൂപം. നീ എന്തിനാണോ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് നിന്റെ സ്വരൂപം. പക്ഷെ നിന്റെ അറിവിനൊരു ഉറപ്പില്ലെന്നേ ഉള്ളൂ. നിന്റെ അറിവ് ചിലപ്പോൾ ഭ്രമാത്മകമായും ചിലപ്പോൾ സംശയാത്മകമായും ചിലപ്പോൾ അറിവില്ലായ്മയായും ഒക്കെ നിൽക്കുന്നു. അതാണ് നിന്റെ സ്വരൂപം, പരമാർത്ഥ സ്വരൂപം എന്നാണ്. അങ്ങനെയാണ് മറുപടി. അല്ല, മറുപടി പറഞ്ഞപ്പോൾ ഇവിടെ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. സാധാരണ പറയുമ്പോൾ എന്താണ് ആത്മാവ്, നീ അന്വേഷിക്കുന്നത് തന്നെയാണ് ആത്മാവ് എന്ന് പറയുമ്പോൾ ഞാൻ അന്വേഷിക്കുന്നത് എന്താ? ഞാൻ അന്വേഷിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കുന്നുണ്ട്. എന്റെ ബുദ്ധിയും എന്റെ കർണങ്ങളും എല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ധാരാളം വിഷയങ്ങളാണ്. അതാണോ അതിൻ്റെയൊക്കെ സ്വരൂപമായിരിക്കുന്നത്, അതിൻ്റെയൊക്കെ സാരമായിരിക്കുന്നത്, അതിൽ പരമാർത്ഥമായിരിക്കുന്നത്, അതാണ് ആത്മാവ് എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ പറയുന്നത്. യേശത്തെ ആത്മാ സർവാന്തരഹ കഥമോ യാജ്ഞവൽക്കി, അതിലേതാ വീണ്ടും ചോദിക്കുന്നു. അങ്ങനെ സർവാന്തരം എന്ന് പറഞ്ഞാൽ അതിന് വിശദീകരിക്കുന്നു. സർവാന്തരവും കഥമോ യാജ്ഞവൽക്കി സർവാന്തര അതിന് സമാനം പറയുന്നു. പ്രാണേന പ്രാണിതി യാജ്ഞവൽക്കം പറയുന്നു. സത്യ ആത്മാ സർവാന്തരവും, അതിനാണ് ഞാൻ ആത്മാവെന്ന് പറഞ്ഞത്. ഈ അപാനേന അപാനിതി സത്യ ആത്മാ സർവാന്തരവും യോ വ്യാനേന വ്യാനിതി സത്യ ആത്മാ സർവാന്തരവും. ഈ ഒറ്റ ഒരു വാക്ക് സർവാന്തരം എന്ന് പറയുന്ന ഒരു വാക്കിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് വീണ്ടും പറയുന്നത്. അല്ല, പുതിയതായ ഒരു ഉപദേശമൊന്നും കൊടുക്കുന്നില്ല. ആത്മാവ് ബ്രഹ്മം തുടങ്ങിയ വാക്കുകളെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സംശയങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിന്റെ തത്വത്തെ അറിയുന്ന ഗുരുക്കന്മാരോടോ മഹാത്മാക്കളുടെ ഒക്കെ നമ്മൾ ചോദിക്കുന്ന ഈ വാക്കുകളെ ആശ്രയിച്ചുകൊണ്ടാണ്. അവിടെ തന്നെയുണ്ട് അതിന്റെ സമാധാനം, ചോദ്യത്തിൽ തന്നെയുണ്ട് സമാധാനം എന്നാണ് അവർ മനസ്സിലാക്കി തരുന്നത്. അപ്പൊ സർവാന്തര എന്ന് കേട്ടല്ലോ നീ, അത് അവിടെ തന്നെയാണ് അതിന്റെ സമാധാനം. സർവാന്തര ഉദാനേന ഉദാനിതി സത്യ ആത്മാ സർവാന്തര, അതാണ് ഞാൻ പറയുന്നത്. നീ പറയുന്നത് തന്നെയാണ് ഞാനും പറയുന്നത്. നീ പക്ഷെ അതിനെ മനസ്സിലാക്കുന്ന ഒരു തരത്തിൽ, ഞാനത് മനസ്സിലാക്കി തരുന്നത് അതിന്റെ പരമാർത്ഥ രൂപത്തിൽ. യേശത്തെ ആത്മാ സർവാന്തര എന്ന് പറയുന്നു. അത് പറയുന്നു, യ പ്രാണേന മുഖനാസിക സഞ്ചാരണ പ്രാണിതി പ്രാണചേഷ്ടം കരോതി. നിന്റെ ഉള്ളിലിരുന്ന് ഈ പ്രാണനം വ്യാപാരം ചെയ്യുന്ന എന്താണ്? അങ്ങനെ ചോദിക്കും. അല്ലെങ്കിൽ എന്തിനെ ആശ്രയിച്ചിട്ടാണോ ഈ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത്? എന്തിനെ ആശ്രയിച്ചിട്ടാ? അപരോക്ഷമായിരിക്കുന്ന ചൈതന്യത്തെ ആശ്രയിച്ചിട്ട്. അതിനെ ആശ്രയിച്ചിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യപ്രാണേന മുഖനാസിക സഞ്ചാരണ പ്രാണിതി പ്രാണചേഷ്ടം കരോതി. ചൈതന്യത്തിൽ ആശ്രയിച്ചില്ലെങ്കിൽ നടക്കും ഈ പ്രാണചേഷ്ടം? നടക്കും? നടക്കത്തില്ലല്ലോ. അപ്പോൾ പ്രാണൻ ചേഷ്ടിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ചൈതന്യമാണ്. ആ ചൈതന്യത്തെ ആശ്രയിച്ചിട്ടാണത് സംഭവിക്കുന്നത്. ഏന പ്രാണപ്രണീയത്തെ മുമ്പ് വന്ന അവിടെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത കേനോപനിഷത്തിനെ ഓർമ്മിപ്പിക്കുകയാണ്. തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം എതിതം ഉപാസതേ. അവിടെ ഇത് നമ്മൾ വിശദീകരിച്ചാണ്. അതുകൊണ്ടിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. സത്യത്വ കാര്യക്കണ്ട സംഘാതസ്യാത്മ. അതാണ് ഈ കാര്യസംഘാതത്തിൻ്റെയും കർണസംഘാതത്തിൻ്റെയും ആത്മാവ്. കാര്യസംഘാതം എന്ന് പറയുമ്പോൾ ഈ സ്ഥൂലമായ പിണ്ഡം. കർണസംഘാതം എന്ന് പറയുമ്പോൾ ലിംഗാത്മാ, അല്ലെങ്കിൽ തൻ്റെ സൂക്ഷ്മ ശരീരം. അതിൻ്റെ എല്ലാം സ്വരൂപമായിരിക്കുന്നത് ആത്മാ എന്ന് പറയുന്ന സ്വരൂപം. നേരത്തെ പറഞ്ഞല്ലോ, സ്വരൂപം എന്നുള്ള വാക്കാണ് അവിടെ യോജിക്കുന്നത്. ആത്മാ വിജ്ഞാനമയഹ, അവൻ ചൈതന്യ സ്വരൂപനായിരിക്കുന്നു. അല്ലെങ്കിൽ ആ ചൈതന്യത്തിൻ്റെ സഹായത്തോടുകൂടി ഈ ശരീരവും സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ചൈതന്യ ഉപാധിയോടുകൂടിയിരിക്കുന്നു. അപരോക്ഷമായ ആ പ്രകാശത്തിൽ ഇതെല്ലാം പ്രകാശിക്കുന്നു എന്നാണ്. അപ്പോൾ താൻ തന്നെ സ്വയം അപരോക്ഷമായി പ്രകാശിക്കുന്നതുകൊണ്ട് ജ്ഞാത അജ്ഞാതങ്ങൾക്കുപരിയായി, വിദ്യത അവിദ്യതങ്ങൾക്കുപരിയായി താൻ സ്വയം പ്രകാശിക്കുന്നുണ്ട്. ആ പ്രകാശത്തിൽ ഇതെല്ലാം പ്രകാശിക്കുന്നതാണ് ഏന ആത്മന ആത്മവത്സ്യാദ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതെല്ലാം വിജ്ഞാനമയമായിരിക്കുന്നു. അതിനാണ് നമ്മൾ പറയുന്നത് ജീവനുണ്ട് എന്ന് പറയുന്നതാണ്. ഈ സ്ഥൂല ശരീരത്തിൽ ജീവനുണ്ട്, ചൈതന്യമുണ്ട്, എനിക്ക് പ്രാണനുണ്ട്, എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ട്, ഇതെല്ലാം പറയുന്നു. ഇതെല്ലാം നിന്നുപോയാൽ പിന്നെ തനിക്കൊന്നും പറയാൻ കഴിയില്ല. അതില്ലാത്ത ശരീരത്തെ നോക്കി താൻ പറയും, അവിടെ ജീവനില്ല, ചൈതന്യമില്ല എന്ന് പറയും. തനിക്കത് പറയാൻ കഴിയില്ല. സമാനമല്ലേ? ഇതുപോലെ ബാക്കിയുള്ളതും മനസ്സിലാക്കണം. പറയുന്നുള്ള വ്യക്തമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നിനെ എടുത്ത് പറയുന്നു. പ്രാണന്റെ കാര്യം മാത്രമല്ല, ഏന അപാനേന അപാനിതി, യോ വ്യാനേന വ്യാനിതി, ഒന്നിൽ നിന്നെല്ലാം മനസ്സിലാക്കണം. വ്യാനീതി ചാൻസസ് ഉണ്ടായിരിക്കും. വ്യാനിതിന്നേ വരാൻ പാടുള്ളൂ, വ്യാനീതി എന്ന് വരാൻ പാടില്ല. സർവ കാര്യകരണ സംഘാതഗത പ്രണനാദിശേഷ്ട ധാരു യന്ത്രസീവ ഏന ക്രിയതേ. ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയ സ്ഥിത. ആർത്ഥത്തിനൂടെ പറയുന്നത് സർവ കാര്യകരണ സംഘാതഗത. ഈ സർവകാര്യകരണ സംഘാതത്തിന് ഒരു ജീവന്റെ അല്ല, സർവജീവന്മാരെ എടുക്കും. ഇനി പ്രപഞ്ചത്തെ മൊത്തം എടുക്കുക. സർവ കാണുന്ന എന്താണ്? ഈ പ്രപഞ്ചം ചലനാത്മകമാണ്, കർമാത്മകമാണ്. ശരീരത്തിലാണെങ്കിൽ അത് ചിന്തിക്കുന്നു, നടക്കുന്നു, ഇരിക്കുന്നു. പ്രപഞ്ചത്തിലാണെങ്കിൽ വായു വീശുന്നു, അഗ്നി ജ്വലിക്കുന്നു, ജലമൊഴുകുന്നു. ഈ പറയുന്ന ഈ സംഘാതം കാണുന്ന ചേഷ്ടകൾ, പ്രാണനാദി ക്രിയകൾ തൻ്റെ ഉള്ളിലാണെങ്കിൽ അത് പ്രാണരൂപത്തിൽ അനുഭവപ്പെടുന്നു. ബാഹ്യമായിട്ടാണെങ്കിൽ എന്താണ്? ജ്വലനമായി, വർഷമായി, വാതമായി എല്ലാം അനുഭവപ്പെടുന്നു. അതിന് ചേഷ്ട എന്ന് പറയുന്നു. ഇവിടെ തന്നെ എന്താണ്? ദാരു യന്ത്രസീവ, ഒരു പാവ, ഒരു നൂൽപാവേ അതിന് നൂലുകൊണ്ട് ചലിപ്പിക്കുന്നത് പോലെ പിന്നിലെ നിന്നും ഈ ശരീരത്തെ ഈനക്കറിയതേ, അതൊരു ഏതൊരു ചൈതന്യമാണ്, ഏതൊരു ചൈതന്യമാണ് ഇതിനെല്ലാം ഊർജത്തെ കൊടുക്കുന്ന ഊർജവുമല്ല. നമ്മൾ സാധാരണ പറയുന്ന എനർജിയല്ല ചൈതന്യം. ഏതൊരു ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിലാണോ ഈ പരിണാമം സംഭവിക്കുന്നത്. എനർജി എന്ന് പറയുന്ന ഒരു പരിണാമമാണ്, അത് ഭൂതതന്മാത്രകളുടെ പരിണാമമാണ്. അത് ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ അതിൽ പരിണാമം സംഭവിക്കുമ്പോഴാണ് നമ്മളതിനെ ഊർജം എന്ന് പറയുന്നത്. ചിത്തത്തിൽ സംഭവിക്കുന്നു, സൂക്ഷ്മമായി സ്ഥൂലമായി ശരീരത്തിൽ സംഭവിക്കുന്നു, ഈ ശരീരത്തിന്റെ തന്നെ സൂക്ഷ്മമായ അംഗങ്ങളിൽ പരമാണുക്കളിലും മറ്റും സംഭവിക്കുന്നു. അത് തന്മാത്രയിൽ തുടങ്ങി ഇതുവരെ വരുന്നു, സ്ഥൂലം വരും. അതിന്റെ പിന്നിലുള്ള ചൈതന്യം, ആ ചൈതന്യത്തെയാണ് പറയുന്നത് അപരോക്ഷം. ചൈതന്യം എന്ന് പറയുന്നതും ഊർജം എന്ന് പറയുന്നതും രണ്ടർത്ഥത്തിലാണ് പറയുന്നത്. ചലനം വേറെ, ചൈതന്യം വേറെ. ചൈതന്യം അപരോക്ഷമാണ്, ഊർജം ക്രിയാത്മകമാണ്. അന്ധകരണ പരിണാമം എന്ന് പറയുന്നത് ഊർജമാണ്. കാമക്രോധാദി വികാരങ്ങൾ രൂപത്തിൽ അന്ധകരണം പരിണമിക്കുന്ന അതാണ് പരിണാമം, ശക്തി, ഊർജം എന്നുള്ള ഭാഷ കൊണ്ടൊക്കെ പറയുന്നത് അതിനെയാണ്. അതിന് കാരണമായിരിക്കുന്ന എന്താണ്? അതാണ് ചൈതന്യം. അല്ലെങ്കിൽ ഏതിന്റെ സാന്നിധ്യത്തിലാണ് അത് സംഭവിക്കുന്നത്? അതാണ് ചൈതന്യം. അതുപോലെ അതാണ് പറഞ്ഞ് ദാരു യന്ത്രസീവ ഏനക്രിയതേ, തടിപ്പാവ എങ്ങനെയാണ് ചലിക്കുന്നത്? ആ ഉദാഹരണം പറയുന്ന എന്താണ്? തടിയുണ്ടുണ്ടാക്കിയ പാവ എന്ന് പറയുന്നത് ദാരു യന്ത്രം, അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും യന്ത്രങ്ങൾ എന്ന് പറയുന്നത് അത് സ്വയം ചലനശേഷിയില്ലാത്തതാണ്. അതിനെ ചലിപ്പിക്കുന്നതിന് ഒരു നൂലോ മറ്റെന്തെങ്കിലും വേണം, അതിന്റെ പിന്നിലൊരു ചൈതന്യമുള്ള പുരുഷൻ വേണം. അപ്പോൾ ചൈതന്യം പരമ്പരയായി അതിനെ ചലിപ്പിക്കുന്നു. അനധിഷ്ഠിതസ്യ ദാരു യന്ത്രസ്യോ പ്രാണനാദി ചേഷ്ട വിദ്യന്തേ. അനധിഷ്ഠിതസ്യ, ഇവിടെ ചേതനയുള്ള ഒരു സൂക്ഷ്മം തന്റെ ഉള്ളിൽ, സൂക്ഷ്മരൂപ സൂക്ഷ്മ ശരീരം, അതിന്റെ അത് അധിഷ്ഠാനമായിരിക്കുന്നുണ്ട്, സ്ഥൂലം പ്രവർത്തിക്കുന്നു. അവിടെ ഒരു പാവ, പാവിന്റെ പാവയുടെ പിന്നിൽ എന്താണ്? ഒരു നൂല്. നമ്മളത് കാണുന്നില്ല, പാവക്കൂത്ത് കാണുന്നവർ അത് കാണുന്നില്ല. അത് അപ്പിനെ നിൽക്കുന്ന സൂക്ഷ്മം പ്രാണന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഊർജത്തിന്റെ സ്ഥാനത്ത് അത് നിൽക്കുന്നു. അതിന്റെ പിന്നിലാണ് ഒരു ചൈതന്യമുള്ള ഒരുവൻ ഇരിക്കുന്നത്. ആ ചൈതന്യത്തിൽ അധിഷ്ഠിതമായിട്ടാണ് അവിടെ ഒരു ചേതനൻ, ആ ചേതനന്റെ കരണങ്ങൾ കൈയും മറ്റും, അതിനെ ആശ്രയിച്ചു വരുന്ന നൂല്, അതിനെ ആശ്രയിച്ചു വരുന്ന പാവ, അത് കഴിഞ്ഞാണ് നമ്മൾ കാണുന്ന പാവ ചിരിക്കുന്നതും കരയുന്നതും നൃത്തം ചെയ്യുന്നതുമെല്ലാം. അവിടെ ചേതന അധിഷ്ഠാനം എവിടെ പോയി? അതിന്റെ പിന്നിലുള്ള ജീവനിൽ പോയി. അതുപോലെ ഇവിടെയും അനധിഷ്ഠിതസ്യ ദാരു യന്ത്ര ശിവപ്രാണനാദി ചേഷ്ട ന വിദ്യന്തേ. ഇത് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. പശുവിന്റെ കൊമ്പി പിടിച്ച് കാണിക്കുന്ന പോലെയൊന്നും ഇത് കാണിക്കാൻ പറ്റത്തില്ല. അല്ലാതെ തന്നെ ഇത് പ്രത്യക്ഷമാണ്, അതുകൊണ്ടാണ് അതിന്റെ ആവശ്യമില്ലാത്ത. ബാഹ്യമായി പോയി കൊമ്പും കൈയും കാണേണ്ട കാര്യമില്ല. ഇത് തന്നിന്റെ ഉള്ളിൽ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നതിന് ബാഹ്യമായതിനെ പ്രത്യക്ഷമാക്കുന്നു. സ്വയം പ്രത്യക്ഷ രൂപമായിരിക്കുന്നതിന് പിന്നെ എന്തിനു പ്രത്യക്ഷമാക്കണം? അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. ഇതിങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? പശുവിനെ കാണുന്ന പോലെ കണ്ണുകൊണ്ട് കാണാൻ വേണ്ടിയിട്ടല്ല, തന്റെ തന്നെ അപരോക്ഷതയെ ആഗ്രഹിക്കുന്നതിന് വേണ്ടി. തസ്മാത് വിജ്ഞാന മയേന അധിഷ്ഠിത വിലക്ഷണേന ദാരു യന്ത്രവത് പ്രാണാദി ചേഷ്ടാം പ്രതിബദ്ധ്യതേ. അതുകൊണ്ട് വിജ്ഞാനമയനാൽ അധിഷ്ഠിതനായിരിക്കുന്നവൻ, വിജ്ഞാനമയനായിരിക്കുന്ന ഈ ജീവൻ, വിജ്ഞാനമാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്ന ഈ ജീവൻ, ജീവനെ ആശ്രയിച്ച് അധിഷ്ഠിതനായിരിക്കാമെന്ന് വെച്ചാൽ ഉള്ളിലിരിക്കുന്ന ആ ജീവചൈതന്യത്തെ ആശ്രയിച്ച്. ഏതൊരു ചൈതന്യത്തെ കുറിച്ചാണോ പറയുന്നത്, മരണസമയത്ത് അവൻ ഈ ശരീരം വിട്ടുപോയി വേറൊരു ശരീരത്തെ സ്വീകരിക്കുന്നു എന്നിട്ടും പറയുന്നത്. ധാരയന്ത്രവത് പ്രാണാതിചേഷ്ടാം പ്രതിപത്തി. ആ ചൈതന്യമയനായിരിക്കുന്ന ജീവനെ ആശ്രയിച്ച് ഈ സ്ഥൂലരൂപം തനും പ്രാണാതിചേഷ്ടകൾ വരുന്നു, ക്രിയകൾ വരുന്നു. തസ്മാ സ്വസ്തി കാര്യകരണ സംഘാത വിലക്ഷണോ യച്ചേഷ്ടയതി. അതുകൊണ്ട് പറയുന്ന അങ്ങനെ മനസ്സിലാക്കണം, ഈ കാര്യകരണ സംഘാതത്തിൽ നിന്നും, കാര്യസംഘാതമായ ഈ ശരീരത്തിൽ നിന്നും, വർണ്ണസംഘാതമായ സൂക്ഷ്മ ശരീരത്തിൽ നിന്നും വിലക്ഷണനായി ഇതിനെല്ലാം ചൈതന്യം കൊടുക്കുന്നവനായി ഒന്നുണ്ട്. അവന്റെ സാന്നിധ്യത്തിലാണ് ഈ ചേഷ്ടകളെല്ലാം സംഭവിക്കുന്നത്. ആത്യന്തികമായി പറഞ്ഞാൽ അവൻ തന്നെയാണ് ഈ രൂപത്തിലെല്ലാം അനുഭവപ്പെടുന്നത്. ഓം ശാന്തി ശാന്തി ശാന്തി ശ്രീ ഗുരുഭ്യോ നമഃ.